പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത നാലാം അധ്യായം പതിനാറാം ശ്ലോകം. കർമ്മ ചെയ്ത് കർത്തവ്യം വചനാദേവ കരോമ്യഹം കിം വിശേഷിതേന പൂർവേഹി പൂർവതരം കൃതം ഇതി. കർമ്മം ചെയ്യണം എന്ന് അർജുനോട് ഭഗവാൻ ഇവിടെ നിർബന്ധമായി ആവശ്യപ്പെട്ടു. സന്യസിക്കരുത്, ഉണർത്തണം, തൂഷ്ണീയം ആസനം, കർമ്മത്തെ ഉപേക്ഷിച്ച് വെറുതെ ഇരിക്കരുത്, അങ്ങനെയുള്ളൊരു സന്യാസമല്ല. കർമ്മയോഗ രൂപത്തിലുള്ള കർമ്മസന്യാസം അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കർമ്മസന്യാസവും കർമ്മയോഗ അനുഷ്ഠാനവും ഒന്ന് തന്നെ. അതാണ് ഇവിടെ ഈ സന്ദർഭത്തിൽ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് കർമ്മസന്യാസം എന്ന് പറയുന്നത് കർമ്മ കർത്തവ്യമാണ്. ശരി, അതാണെങ്കിൽ ത്വദ്വചനാദേവ കരോമ്യഹം, അങ്ങ് പറഞ്ഞതുകൊണ്ട് തന്നെ കർമ്മം ഉപേക്ഷിക്കരുത്, കർമ്മം ചെയ്യണം. ആ കർമാനുഷ്ഠാനമാണ് കർമ്മസന്യാസം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കർമ്മം ചെയ്യാം. പക്ഷെ അവിടെ ഒന്നുകൂടി പറഞ്ഞു, കിം വിശേഷിതേന പൂർവഹി പൂർവതരം കൃതം ഇതി. പണ്ടുള്ളവർ പണ്ട് എങ്ങനെ ചെയ്തോ അതുപോലെ കർമ്മം ചെയ്യണമെന്ന് പ്രത്യേകിച്ച് എന്തിന് പറഞ്ഞു? പൂർവികന്മാരുടെ കർമാനുഷ്ഠാനത്തെ കണ്ട് അതുപോലെ ചെയ്യണം എന്നെന്തുകൊണ്ട് പറഞ്ഞു? ഉച്ചതി യസ്മാദ് മഹത് വൈഷമ്യം കർമ്മണി പറയുന്നു. ഈ കർമ്മരംഗത്ത് നിൽക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ഒരു മഹത് വൈഷമ്യം, വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ട് കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം. കർമ്മയോഗികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന വലിയൊരു ബുദ്ധിമുട്ട്. കഥം, എങ്ങനെയാണ് ആ ബുദ്ധിമുട്ട്? കിം കർമ്മേതി, കിം കർമ്മ കിം ച അകർമ്മേതി കവയോ മേധാവിനോപി അത്ര അസ്മിൻ കർമാദി വിഷയെ മോഹിത മോഹങ്കഥ. ഇതാണ് കിം കർമ്മ കിം ച അകർമ്മ, എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. ഇത് വേർതിരിച്ചറിയുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതാണ് കർമ്മരംഗത്ത് വരുന്ന ഏറ്റവും വലിയ വൈഷമ്യം കർമ്മയോഗികൾക്ക്. ചെയ്യേണ്ടത് കിം കർമ്മ, താൻ കർത്തവ്യമായിരിക്കുന്ന എന്താണ്, താൻ എന്താണ് ചെയ്യേണ്ടത്, കിം ച കർമ്മ, എന്ത് ചെയ്യാൻ പാടില്ല. ഇത് കവയോ മേധാവിനോ വ്യത്രാസ്മിൻ കർമാദി വിഷയ മോഹിത മോഹങ്കഥ. മേധാവികളായിട്ടുള്ള ബുദ്ധിമാന്മാർ, ശാസ്ത്രജ്ഞാനമുള്ളവർ, ബുദ്ധിയുള്ളവർ, ഊഹാപോഹ വിചക്ഷണന്മാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടി അസ്മിൻ കർമാദി വിഷയ, ഈ കർമ്മത്തെയും മറ്റും സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അവർ കൂടി മോഹിതാഹ മോഹങ്കഥ, അവരുകൂടി ആശയക്കുഴപ്പത്തിലാണ്, മോഹിതന്മാരായിരിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് പലപ്പോഴും ഇത് തന്റെ കർത്തവ്യമാണോ, ഇത് തനിക്ക് ചെയ്യാൻ പാടുള്ളതാണോ അതോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ട് വരും. അത് തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം കർമാനുഷ്ഠിക്കാൻ. കാരണം സ്വധർമ്മമേ കർമ്മയോഗമായി അനുഷ്ഠിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. സ്വധർമ്മത്തെ തിരിച്ചറിയും, അത് ബുദ്ധിമുട്ടാണ് പലപ്പോഴും. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്താണ് പൂർവേഹി പൂർവതരം കൃതം, പൂർവികന്മാരെന്ത് കർമ്മങ്ങളാണോ ചെയ്തിട്ടുള്ളത് അത് ചെയ്യുക. പൂർവികന്മാരെന്താണോ ഒഴിവാക്കിയത് അത് ഒഴിവാക്കുക. അപ്പോൾ കർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും. എന്തുകൊണ്ട്? ഇന്ന ഒരു സന്ദർഭം വന്നപ്പോൾ അവർ ഇന്നത് ചെയ്തില്ല, അതൊഴിവാക്കി. ഇന്നൊരു സാഹചര്യം വന്നപ്പോൾ അവരിങ്ങനെ ചെയ്തു. ഇത്തരത്തിൽ പൂർവന്മാരുടെ ചരിത്രം, ജനകാദികളുടെ കർമ്മകാന്ഡം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവർ ചെയ്തതിനെ ചെയ്യുക. എന്തുകൊണ്ട്? അത്തരം കർമ്മങ്ങൾ ചെയ്ത് അവർ ചിത്തശുദ്ധിയെ പ്രാപിച്ചു, അല്ലെങ്കിൽ അത്തരം കർമ്മങ്ങൾ അവർ ലോകസംഗ്രഹത്തിന് വേണ്ടി ചെയ്തു. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളെ അനുഷ്ഠിക്കുക. അതേത് ഭിമഹം കർമ്മ അകർമ്മജ പ്രവക്ഷ്യാമി. അതുകൊണ്ട് ഞാൻ നിനക്കെന്താണ് കർമ്മത്തെക്കുറിച്ചും അകർമ്മത്തെക്കുറിച്ചും വ്യക്തമാക്കി പറഞ്ഞു തരാം. യജ്ഞാത്വ വിധിത്വ കർമാദി മോക്ഷ്യസ്യ അശുഭ സംസാര. അങ്ങനെയുള്ള കർമാദികളെ, അതായത് കർമ്മം അകർമ്മം വികർമ്മം, ഈ മൂന്ന്, അതാണ് കർമാദി. ഈ കർമാദികളെ അറിഞ്ഞിട്ട് അശുഭ സംസാര, അശുഭത്തിൽ നിന്ന്, അശുഭം എന്ന് പറയുന്ന എന്താണ്? ഈ സംസാരം തന്നെ, ജനന മരണ രൂപത്തിലുള്ള ഈ സംസാര ചക്രത്തിൽ നിന്നും മോക്ഷ്യസ്യ മോചിക്കപ്പെടും. അതുകൊണ്ട് അതിനെക്കുറിച്ച് എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, എന്താണ് വികർമ്മം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അത് ഇനി വരുന്ന ഭാഗങ്ങളിൽ, ഓരോ ഭാഗങ്ങളിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അതറിയണം. അതുമാത്രമല്ല, മുമ്പ് ചെയ്തിട്ടുള്ളവർ എന്തൊക്കെയാണ് ചെയ്തത് അതും അറിയണം. അതറിഞ്ഞിട്ട് അതിനനുസരിച്ച് നിന്റെ വർത്തമാന കർമ്മങ്ങളെ ചെയ്യുക. അതാണ് ഇവിടെ അർജുന കൊടുക്കുന്ന ഉപദേശം, കർമ്മയോഗികൾക്ക് കൊടുക്കുന്ന ഒരു ഉപദേശം അതാണ്. അത്ര കർമാദികളിൽ, കർമ്മം അകർമ്മം തുടങ്ങിയ കാര്യങ്ങളിൽ കവയഹ അവി ബുദ്ധിമാന്മാരുകൂടി കിം കർമ്മ കിം അകർമ്മ ഇതി മോഹിതാഹ, എന്താണ് കർമ്മം എന്താണ് അകർമ്മം ചെയ്യാൻ കർമ്മമല്ലാത്തത് എന്നുള്ള കാര്യത്തിൽ മോഹിക്കപ്പെട്ടിരിക്കുന്നു. യജ്ഞാത്വ അശുഭാദ് മോക്ഷ്യസി, ഏതെന്നെ അറിഞ്ഞിട്ടാണോ അശുഭാദ് സംസാരത്തിൽ നിന്നും മോക്ഷ്യസി മോചിക്കപ്പെടുന്നത്, തത് കർമ്മ ആ കർമ്മത്തെ തേ പ്രവക്ഷ്യാമി, നിന്നോട് വ്യക്തമായി ധരിപ്പിക്കാം. കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യത്ര മോഹിതാഹ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത് കർമ്മണോ ഹ്യഭി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാകർമ്മണോ ഗതി. ഭാഷ്യം എന്നുവച്ച ഏത് ത്വയാ മന്തവ്യം കർമ്മനാമ ദേഹാദിചേഷ്ട ലോകപ്രസിദ്ധം അകർമ്മനാമ തദക്രിയ തൂഷ്ണീം ആസനം കിം തത്ര ബോധവ്യമിതി കസ്മാത് ഉച്യതി. എന്നുവച്ചേത് ത്വയാ മന്തവ്യം, കർമ്മം അകർമ്മം എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ധരിച്ചു കളയത്, എങ്ങനെ കർമ്മനാമ ദേഹാദിചേഷ്ട ലോകപ്രസിദ്ധം. കർമ്മം എന്ന് പറയുന്നത് ശരീര പ്രവൃത്തികൾ, ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് ലോകപ്രസിദ്ധം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നുള്ളത്, ഇതാണ് കർമ്മം എന്ന് ധരിച്ചു കളയത്. അകർമ്മനാമ അകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ തത് അക്രിയ തൂഷ്ണീം ആസനം, ആ കർമ്മം എന്ന് വെച്ചാൽ കർമാഭാവം, കർമ്മത്തിന്റെ ഇല്ലായ്മ. അപ്പൊ അത് ചെയ്യാതിരിക്കുക, ശരീരം കൊണ്ട് പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് കർമ്മം, ഒന്നും ചെയ്യാതിരിക്കുന്നത് തൂഷ്ണീം ആസനം, അതാ കർമ്മം എന്ന് ധരിക്കരുത്. കർമ്മത്തെ സംബന്ധിച്ച് അകർമ്മത്തെ സംബന്ധിച്ചും അങ്ങനെ ഒരിക്കലും ധരിക്കരുത്. പ്രവർത്തിക്കുന്നത് കർമ്മം, പ്രവർത്തിക്കാതിരിക്കുന്നത് അകർമ്മം എന്ന് ധരിക്കരുത്. കിം തത്ര ബോധ്യം, പിന്നെ എന്താണ് അറിയേണ്ടത്? കസ്മാത് എന്തുകൊണ്ട് ഉച്ചതേ അടുത്ത് പറയുന്നു കർമ്മണ ഇനി കർമ്മണ ശാസ്ത്രവീദസ്യഹി യസ്മാദപ്യസ്യ ബോദ്ധവ്യം ബോദ്ധവ്യം ചാസ്തിയേവ വികർമ്മണഃ പ്രതിഷിദ്ധസ്യ തഥാ അകർമ്മണശ്ച തൂഷ്ണീം ഭവസ്യ ബോദ്ധവ്യമസ്തി ഇത്യശോപി അധ്യാഹാര കർത്തവ്യഃ. കർമ്മണഃ ബോദ്ധവ്യം, വികർമ്മണഃ ബോദ്ധവ്യം, അകർമ്മണഃ ബോദ്ധവ്യം എന്നാണ്. കർമ്മം എന്താണ്? വിഹിതസ്യ, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കർമ്മങ്ങളെ കുറിച്ച്, അതിനെക്കുറിച്ചും യസ്മാദപ്യ അസ്ഥി ബോദ്ധവ്യം, അതിനെക്കുറിച്ചും നീ ഇനി അറിയേണ്ടതായിട്ടുണ്ട്. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കർമ്മങ്ങൾ, അങ്ങനെ അറിഞ്ഞാൽ പോരാ, അതിനെക്കുറിച്ച് ഇനി അറിയേണ്ടതായിട്ടുണ്ട്. ബോദ്ധവ്യം ചാസ്തിയോ വികർമ്മണ പ്രതിഷിദ്ധസ്യ, അതുപോലെ ശാസ്ത്രത്തിൽ നിഷേധിച്ചിട്ടുള്ള കർമ്മങ്ങളുണ്ട്, അത് നിഷേധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഇന്നതിന്നത് എന്നറിഞ്ഞാൽ പോരാ, അതിനെക്കുറിച്ചും അറിയേണ്ടതായി വേറെ ശേഷിക്കുന്നുണ്ട്. തഥാ അകർമ്മണശ തൂഷ്ണീം ഭാവസ്യ ബോധവ്യമസ്യ, അതുപോലെ അകർമ്മം എന്ന് വെച്ചാൽ കർമാഭാവം, കർമ്മം ചെയ്യാതിരിക്കുക, തൂഷ്ണീം ഭാവം. അപ്പോൾ അകർമ്മം എന്ന് വെച്ചാൽ കർമ്മം ചെയ്യാതിരിക്കുക എന്നറിഞ്ഞാൽ പോരാ, അതിനെക്കുറിച്ചും ബോധവ്യമായിട്ട് ഉണ്ട്. ദശോപി അധ്യാഹാര കർത്തവ്യ, ബോധവ്യമസ്തി, അറിയേണ്ടതുണ്ട് എന്നുള്ളത് അവിടെ എല്ലാത്തിനോടും ചേർത്ത് വേണമെന്നാണ്. ത്രിശ്വതി അധ്യാഹാര, കർമ്മം, വികർമ്മം, അകർമ്മം, മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്റെ വാച്യാർത്ഥം ഇതാണ്, കർമ്മം എന്ന് വെച്ചാൽ പ്രവർത്തിക്കേണ്ടത്, അകർമ്മം എന്ന് വെച്ചാൽ കർമ്മം ഇല്ലാതിരിക്കുക, വികർമ്മം എന്ന് വെച്ചാൽ നിഷിദ്ധമായ കർമ്മങ്ങൾ. ഇതാണ് സാധാരണ എന്റെ അർത്ഥം. പക്ഷേ ഇവയെ സംബന്ധിച്ച് ഇത്രയും മനസ്സിലാക്കിയപ്പോൾ, ഈ കർമ്മങ്ങൾ സാധാരണ മനസ്സിലാക്കുന്നത് ശാസ്ത്രങ്ങളിൽ നിന്നാണ്. ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നു, ഇന്ന ഇന്ന വർണ്ണി, ഇന്ന ആശ്രമി, ഇന്ന കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർമ്മമായി, ഇന്ന കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് വികർമ്മങ്ങളായി. ഇനി അകർമ്മം, കർമാഭാവം, കർമ്മം ചെയ്യാതിരിക്കുക, ഇതും ഈ മൂന്ന് കാര്യങ്ങളും ഇത്രയും മനസ്സിലാക്കിയ പോരാ എന്നാണ്. അതിൽ കൂടുതൽ മനസ്സിലാക്കാനുണ്ട്. യസ്മാ ഗഹന വിഷമ ദുർജ്ഞാന കർമ്മണ ശിവലക്ഷാർത്ഥം കർമാദീനാം കർമാകർമ്മ വികർമ്മണാം ഗതിർ യാഥാത്മ്യം തത്വം ഗഹന കർമ്മണോ ഗതി പറയും. വിഷമ ദുർജ്ഞാന, ഗഹനം എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാൻ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. കർമ്മണോ ഗതി, കർമ്മത്തിന്റെ ഗതി എന്ന് പറഞ്ഞാൽ ഇത് ഉപലക്ഷണാർത്ഥം, ഉപലക്ഷണമായി കർമ്മം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഉപലക്ഷണം എന്ന് പറയുമ്പോൾ ആ പറഞ്ഞതും പറയാതെ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതിനും ഗ്രഹിച്ച ഒന്നും, അതാണ് ഉപലക്ഷണം എന്ന് പറയുന്നത്. കർമ്മത്തിന്റെ ഗതി ഗഹനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം, അകർമ്മം, വികർമ്മം മൂന്നിന്റെയും ഗതി ഗഹനമാണ്. അതിന്റെ തത്വം എന്താണ്? കർമ്മം എന്താണ്? അകർമ്മം എന്താണ്? വികർമ്മം, ഈ മൂന്നിന്റെയും ഗതി, അതാണ് ഉപലക്ഷണാർത്ഥം എന്ന് പറയുന്നത്. കർമാദീനാം കർമ്മ അകർമ്മ വികർമ്മണ ഗതി എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം, അതിന്റെ തത്വം, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അതാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇത് പൊതുവായൊരു തത്വമാണ്, കർമ്മ രഹസ്യം. അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. കർമ്മണ അഭി ബോദ്ധവ്യം, കർമ്മത്തെയും അറിയേണ്ടതായിട്ടുണ്ട്. വികർമ്മണ ച ബോദ്ധവ്യം, വിരുദ്ധ കർമ്മം അല്ലെങ്കിൽ നിഷിദ്ധ കർമ്മം, അതിനെയും മനസ്സിലാക്കേണ്ടതുണ്ട്. അകർമ്മണശ്ച ബോദ്ധവ്യം, കർമാഭാവം, അതിനെയും ബോദ്ധവ്യം അറിയേണ്ടതുണ്ട്. കർമ്മണ ഗതി ഗഹന, കർമ്മത്തിന്റെ തത്വം ഗഹനമാണ്, മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. കർമ്മണോ ഹ്യഭി ബോദ്ധവ്യം, ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാകർമ്മണോ ഗതി. എന്താണ് കർമ്മം, എന്താണ് അകർമ്മം, അതിന്റെ തത്വത്തെയാണ് അടുത്ത് പറയുന്നത്. കർമ്മണ്യ അകർമ്മ യശ്യേത് കർമ്മണിച്ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണ കർമ്മകൃത് കിം പുനഃ തത്വം കർമാദേർ യത് ബോദ്ധവ്യം വക്ഷ്യാമീതി പ്രതിജ്ഞാതം. അപ്പോ കർമ്മ എന്താണ്, അകർമ്മം എന്താണ്, വികർമ്മം എന്താണ്, ശാസ്ത്രത്തിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം കർമ്മം, അത് അരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം വികർമ്മങ്ങളാണ്, ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് അകർമ്മമാണ് എന്നിങ്ങനെ സാമാന്യമായി കർമ്മ അതികളെ കുറിച്ച് ധരിച്ചാൽ പോരാ. കിം പുനഃ തത്വം, അതിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കും, അതാണ് ഇവിടെ പറയും. അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിന് കർമാദേഹി കർമാദികളുടെ യത് ബോദ്ധവ്യം, അതാണ് അറിയേണ്ടത്. ഭക്ഷ്യാമി, അതാണ് ഭക്ഷ്യാമീതി പ്രതിജ്ഞാതം, ഞാനത് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞ അതാണ് ഇതിന്റെ തത്വത്തെ. എങ്ങനെ കർമ്മത്തെ കാണുന്നു ഒരു കർമ്മയോഗി അല്ലെങ്കിൽ ഒരു തത്വജ്ഞാനി, രണ്ടുപേരുടെയും അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. ഉച്ചരി കർമ്മണീതി, കർമ്മണി കർമ്മക്രിയരീതി, കർമ്മ വ്യാപാരം മാത്രം. സാധാരണ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരചേഷ്ട തന്നെ. വ്യാപാരം മാത്രം എന്ന് പറഞ്ഞാൽ സർവപ്രവൃത്തികളും, മാത്രം എന്ന് വെച്ചാൽ സർവവും, സർവപ്രവൃത്തികളെയും നമുക്ക് കർമ്മം എന്ന് പറയാം. അതിനി പറയും എന്താണ്? കണ്ണടയ്ക്കുക, തുറക്കുക, ശ്വാസോച്ഛ്വാസം തുടങ്ങി ശരീരത്തിന്റെ സർവചേഷ്ടകളെയും തുടങ്ങി പിന്നീട് ശാസ്ത്രങ്ങളിലും മറ്റും വിധിച്ചിരിക്കുന്ന യജ്ഞാദികൾ വരെയുള്ള സർവപ്രവൃത്തികൾ, അതാണ് വ്യാപാരം മാത്രം. ഇത് സർവവും കർമ്മമാണ്. ആത്യന്തികമായ വിശകലനത്തിൽ ചലനം കർമ്മം എന്ന് പറയാം. അങ്ങനെയുള്ള കർമ്മങ്ങളിൽ തസ്മിൻ കർമ്മണി അകർമ്മ കർമാഭാവം യപശ്ചേത്, അതാണ് കർമ്മത്തിന്റെ തത്വം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കർമ്മം നിരന്തരമായ ശാരീരികവും മാനസികവുമായിട്ടുള്ള കർമ്മങ്ങൾ, ചലനങ്ങൾ സദാ ഒരു ജീവനിൽ സംഭവിച്ചുകൊണ്ടിരിക്കെ ആ കർമ്മത്തിൽ കർമാഭാവം യപശ്ചേത്, ആ കർമ്മത്തിൽ അകർമ്മത്തെ കാണുക, കർമാഭാവത്തെ കാണുന്നു. അതുപോലെ അകർമ്മണിച്ച സാധാരണ കർമാഭാവം പറഞ്ഞല്ലോ, തൂഷ്ണീം ആസനം എന്ന് പറഞ്ഞു കർമ്മം ചെയ്യാതിരിക്കുക. ഇവിടെ കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന അർത്ഥമറിയാതെ പറയുന്ന സന്യാസം, അതാണ് ഇവിടുത്തെ അകർമ്മം എന്ന് പറയുന്നത്. എന്താണെന്നറിയാതെ നമ്മൾ ചെയ്യുന്ന സന്യാസം, കർമ്മസന്യാസം. അകർമ്മത്തിനും എന്താണ് കർമാഭാവി? അതിനും കർത്തൃതന്ത്രത്വാദ് അകർമാഭാവി, അവിടെയും എന്താണ് കർമ്മത്തെ കാണുക. അകർമ്മം എന്ന് വെച്ചാൽ കർമാഭാവം, അതിനും കർമ്മത്തെ കാണുന്നു. അപ്പോൾ ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ആ കർമ്മം, കർമ്മ അനുഷ്ഠാനത്തിൽ കർമ്മത്തിൽ അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെന്ത് ചെയ്യുന്നു? ആ കർമ്മത്തെ കാണുന്നു, കർമാഭാവത്തെ കാണുന്നു. പിന്നെ അയാൾ കർമ്മത്തിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല എന്നിരിക്കുമ്പോഴും അയാൾ എന്ത് ചെയ്യുന്നു? അവിടെ അകർമ്മണി, അയാൾ കർമ്മത്തെ കാണുന്നു. സന്യാസത്തിനും അയാൾ കർമ്മത്തെ കാണുന്നു. എന്തുകൊണ്ട്? കർത്തൃതന്ത്രത്വ പ്രവൃത്തി നിവൃത്തിയോഹോ. പ്രവൃത്തിയും നിവൃത്തിയും രണ്ടും കർത്തൃതന്ത്രമാണ്. കർത്താവിന് അധീനമാണ്, ചെയ്യുന്നവന് അധീനമാണ്. കർമ്മവും കർമ്മസന്യാസവും ഇത് രണ്ടും കർത്തൃതന്ത്രമാണ്, കർത്താവിന് അധീനമാണ്. ഒരു ജീവന് ചെയ്യുന്നതിന് സ്വാതന്ത്ര്യമുള്ള ഒരു കാര്യമാണ്. ഒരു ജീവന് പ്രവൃത്തി ചെയ്യാം, കർമ്മം എന്ന് പറയുന്നതിനാണ് പ്രവൃത്തി രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ജീവന് പ്രവൃത്തി ചെയ്യാം, പ്രവൃത്തി ചെയ്യാതിരിക്കാം, ഇത് രണ്ടും തനിക്ക് അധീനമാണ്. അതാണ് കർത്തൃതന്ത്രം എന്ന് പറയും. തന്ത്രം എന്ന് വെച്ചാൽ അധീനം. സ്വാധീനം, തന്റെ സ്വാധീനത്തിലാണ് അത് രണ്ടും. എന്ത് പ്രവൃത്തി നിവൃത്തിയോഹോ, പ്രവൃത്തിയാണ് ഇവിടെ കർമ്മ എന്ന് പറയുന്നത്, നിവൃത്തിയാണ് അകർമ്മ എന്ന് പറയുന്നത്. അപ്പൊ സാർ നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ സന്യാസിയാണ് അതുകൊണ്ട് എനിക്ക് കർമ്മമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. സാറിന് എല്ലാവരും പറയാറുണ്ട്, ഞാൻ കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ കർമ്മത്തെ സന്യസിച്ചിരിക്കുന്നു. ഇത് ആരായത്? കർമ്മമില്ല എന്ന് തീരുമാനിച്ചത് കർമ്മത്തെ ഉപേക്ഷിച്ചത് ആര്? ആരാണോ അതുവരെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നവനാണ് ഉപേക്ഷിച്ചത്. അതുവരെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നവനാണ് പ്രവൃത്തി ഇല്ല, ഞാൻ സന്യാസിയാണെന്ന് പറയും, കർമ്മത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. സന്യാസിക്ക് കർമ്മമില്ല എന്ന് പറയുന്നു. ബുദ്ധിമാൻ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു, കർമ്മത്തെ ഉപേക്ഷിച്ചവൻ കർമ്മം അനുഷ്ഠിച്ചവൻ തന്നെയാണ്. കർമ്മത്തെ അനുഷ്ഠിച്ചതാരാണ്? ആ ജീവന്റെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ആ ഭാവം, ജീവനിൽ വരുന്ന ഞാനിതാ ഇന്ന പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ആ ഭാവം, അതിനാണ് കർത്താവ് എന്ന് പറയുന്നത്. ഞാൻ പ്രവർത്തിക്കുന്നവൻ എന്നുള്ള ആ ഭാവത്തോടുകൂടി അവന്റെ ജ്ഞാനവും ഇച്ഛയും കൂടി ചേർന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ കർമ്മത്തിലേക്ക് പ്രവർത്തിക്കുന്നു. ജ്ഞാനവും ഇച്ഛയും കർമ്മത്തെക്കുറിച്ച് അറിയുന്നു, പിന്നെ ആഗ്രഹിക്കുന്നു എനിക്കത് ചെയ്യണം എന്ന് കഴിഞ്ഞ് പ്രവർത്തിക്കുന്നു. അതേ ആ ഭാവം തന്നെ ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ആ ഭാവം തന്നിലിരിക്കുന്നു, അവനവനിലിരിക്കുന്നു. ആ ഭാവം തന്നെ ആ കർമ്മത്തെ അറിയുന്നു, ഇന്ന കർമ്മമാണ് എന്നറിയുന്നു. അത് കഴിഞ്ഞിട്ട് ആ കർമ്മത്തെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യുന്നു. ആ ഉപേക്ഷിക്കലും ഒരു പ്രവൃത്തിയാണ്, അതും തനിക്ക് അധീനമാണ്. തന്റെ ഇച്ഛയും തന്റെ ജ്ഞാനവും കൊണ്ടാണ് ആ ഉപേക്ഷിക്കൽ തന്നെ സംഭവിച്ചത്, കർമ്മസന്യാസം തന്നിൽ സംഭവിച്ചത്, കർമാഭാവം തന്നിൽ സംഭവിച്ചത്. അപ്പൊ ഇത് കർമ്മം തന്നെയാണ്. എന്തുകൊണ്ട്? അവിടെയും ആദ്യമെന്നിൽ ഞാൻ ഈ കർമ്മം ചെയ്യുന്നവൻ എന്നുള്ള ഭാവമുണ്ടായി, ചെയ്യുന്നവനായതുകൊണ്ടാണ് എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത്. ആദ്യം ഞാൻ ചിന്തിക്കുന്നു, ഞാനിതായി പ്രവൃത്തി ചെയ്യുന്നവനാണ്, അത് ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രവൃത്തി ഉപേക്ഷിക്കണം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയ്ക്ക് ശേഷം വരുന്ന എന്റെ പ്രവൃത്തിയാണ് ആ കർമ്മം ചെയ്യാതിരിക്കൽ. കർമ്മം ചെയ്യാതിരിക്കൽ എന്ന് പറയുന്നതും പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് നിവൃത്തി. അപ്പൊ നിവൃത്തി എന്ന് പറയുന്നത് പ്രവൃത്തിക്ക് നൽകുന്ന മറ്റൊരു പേരാണ്. കർമ്മം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ പ്രവൃത്തിക്ക് നമ്മൾ പ്രവൃത്തി എന്ന് തന്നെ പറഞ്ഞു. കർമ്മത്തെ ഉപേക്ഷിക്കുന്ന പ്രവൃത്തിക്ക് നമ്മൾ പറയുന്ന എന്താണ്? കർമ്മത്യാഗം, കർമ്മസന്യാസം, നിവൃത്തി എന്ന് പറയുന്നു. അപ്പോൾ ഈ നിവൃത്തി എന്ന് പറയുന്നതും ഫലത്തിൽ പ്രവൃത്തി തന്നെയാണ്. ഒരാൾ പറയുകയാണ്, ഞാൻ സന്യാസിയാണ്, എനിക്ക് കർമ്മമൊന്നുമില്ല, ഞാൻ കർമ്മം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? അയാൾ കർമ്മത്യാഗം ആകുന്ന പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു, കർമ്മസന്യാസമാകുന്ന പ്രവൃത്തിയിൽ അയാൾ ഏർപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവിടെയും അയാളിന് കർത്തൃത്വ ബോധമുണ്ട്. ഞാൻ ചെയ്യുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് പ്രവൃത്തി അയാൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. കർമ്മത്യാഗത്തെ അയാളെ പ്രേരിപ്പിക്കുന്ന എന്താണ്? താൻ കർത്താവാണ്, ഞാൻ ചെയ്യുന്നവനാണ് എന്നുള്ള ബോധമാണ്. അപ്പൊ കർത്തൃത്വ ബോധമുണ്ട്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? അയാൾ മനസ്സുകൊണ്ട് ഇച്ഛിക്കുന്നു. ഇച്ഛ മനോവൃത്തിയാണ്, മാനസിക പ്രവൃത്തിയാണത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ അയാൾ നടപ്പിലാക്കുന്നു, മനസ്സുകൊണ്ട് നിശ്ചയിക്കുന്നു, ഞാൻ ആ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു, അതും മാനസിക വൃത്തിയായി. അപ്പൊ കർമ്മത്യാഗം എന്ന് പറയുന്നതും എന്താണ്? കർമ്മ അനുഷ്ഠാനമാണ്. കർമ്മസന്യാസം എന്ന് പറയുന്നതും കർത്തൃത്വ ബോധത്തോടുകൂടിയ കർമ്മ, വെറും കർമാനുഷ്ഠാനമല്ല, കർത്തൃത്വ ബോധത്തോടുകൂടിയ കർമ്മ അനുഷ്ഠാനമാണ്. തന്റെ ഇച്ഛയ്ക്കും തന്റെ ജ്ഞാനത്തിനും അധീനമായി തന്നിൽ നിന്നും വന്ന ഒരു പ്രവൃത്തിയാണ് കർമ്മസന്യാസം, കർമ്മത്തിന്റെ ത്യാഗം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്തൃതന്ത്രത്വ, ചെയ്യുന്നവൻ അധീനമായിട്ടുള്ളതാണത്. അതുകൊണ്ട് സാധാരണ മൂഢന്മാരാണ് പറയുന്നത് എന്താണ്? ഞാൻ സന്യാസിയാണ്, ഞാൻ കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു, കർമ്മത്യാഗിയാണ്, എനിക്കിനി പ്രവർത്തിക്കാനൊന്നുമില്ല എന്ന് പറയുന്നത് മൂഢതയാണ്. എന്തുകൊണ്ട്? അവൻ്റെ കർത്തൃത്വമാണ് അവനെ അങ്ങനെ ഒരു കർമ്മത്യാഗത്തിന് പ്രേരിപ്പിക്കുന്നത്. ആ കർത്തൃത്വത്തിന് കാരണമായിരിക്കുന്നത് എന്താണ്? അജ്ഞാനം. ആ അജ്ഞാനമാണ് അവനെ മോഹിപ്പിച്ചിരിക്കുന്നത് കർമ്മത്തിനും കർമ്മത്യാഗത്തിനും. അജ്ഞാനം ഒരുവനെ മോഹിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവനെ മൂഢൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കർമ്മസന്യാസി കർമ്മ യോഗിയെപ്പോലെ മൂഢൻ തന്നെയാണ് എന്നത്. അതുകൊണ്ട് കർമ്മ സന്യാസം കൊണ്ട് ഒരാൾ ശ്രേഷ്ഠനാണ്, അയാൾ ജ്ഞാനിയാണ് എന്ന് കരുതുന്നത് അബദ്ധമാണ്. എന്തുകൊണ്ട്? അയാളെ അങ്ങനെ ആക്കിയിരിക്കുന്നതും അയാളുള്ള കർത്തൃത്വ ബോധമാണ് എന്നാണ് അവർ പറയുന്നത്. കർത്തൃതന്ത്രത്വാ പ്രവൃത്തി നിവൃത്തിയോഹോ. കർത്തൃത്വത്തിന് അവൻ്റെ ഉള്ളിലിരിക്കുന്ന താൻ ചെയ്യുന്നവനാണ് എന്നുള്ള ബോധത്തിന് അധീനമാണ് അവൻ്റെ പ്രവൃത്തിയും നിവൃത്തിയും. വസ്തു അപ്രാപ്യവ ഹി സർവേവ ക്രിയാകാരകാദി വ്യവഹാരോ അവിദ്യ ഭൂമൗ ഏവ. വസ്തു അപ്രാപ്യവ, അവനും വസ്തുവിനെ അവൻ പ്രാപിച്ചിട്ടില്ല, ആത്മബോധം ഇല്ല. ആത്മബോധം അവൻ്റെ കർത്തൃത്വത്തെ ഞാൻ ചെയ്യുന്നവനാണെന്നുള്ള ബോധത്തെ നശിപ്പിച്ചിട്ടില്ല. അതാണ് വസ്തു അപ്രാപ്യവ, വസ്തുവിനെ പ്രാപിക്കാതെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരുവൻ പറയുകയാണ് ഞാൻ കർമ്മത്തെ സന്യസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ബാഹ്യമായി കർമ്മത്തെ സന്യസിക്കുന്നത് എന്താണ്? അത് മൂഢതയാണ്. അവിടെയല്ല കർമ്മത്തിന്റെ ത്യാഗം. ഗീതയിൽ പറയുന്ന കർമ്മത്യാഗം അവിടെയല്ല എന്നാണ്. സർവേവ ക്രിയാകാരകാദി വ്യവഹാരോ അവിദ്യാഭൂമു ഏവ. സർവക്രിയാകാരക വ്യവഹാരങ്ങളും സർവ വ്യവഹാരങ്ങളും ക്രിയയും കാരകവും ഇപ്പോൾ ഞാൻ ചെയ്യുന്നവനാണ് എന്നുള്ള ബോധം, അതാണ് കർത്തൃത്വ ബോധം. അതൊരു കാരകമാണ്, അതായത് പ്രവൃത്തിക്കുള്ള ഒരു ഉപകരണമാണ്, അല്ലെങ്കിൽ പ്രവൃത്തിക്കുള്ള ഒരു ഉപാധിയാണ്. അതിനാണ് കാരകമെന്ന് പറയുന്നത്. അതിനെ ആശ്രയിച്ചാണ് കാരകം എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? ചെയ്യിപ്പിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ജീവനെ പ്രവർത്തിപ്പിക്കുന്നതിനാണ് കാരകം എന്ന് പറയുന്നത്. അത് കർത്താവ്, കർമ്മം, കരണം, ഇങ്ങനെ പലതരത്തിലുണ്ട് കാരകങ്ങൾ. അതിൽ ഒരുവന്റെ ഉള്ളിൽ തോന്നുകയാണ് ഞാൻ ചെയ്യുന്നവൻ എന്നുള്ള ബോധം, അതൊരു കാരകമാണ്. അതിനെ കർത്തൃത്വ ബോധം എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അതവനെ പ്രവൃത്തിയിലേക്ക് വിടും. അങ്ങനെയുള്ള ഒരു കർത്തൃത്വ ബോധം, കർത്തൃത്വമാകുന്ന കാരകം, ആ കാരക ബോധത്തോടുകൂടി ഒരുവൻ പ്രവർത്തിക്കുന്നു. ക്രിയയും കാരകവും ഈ രണ്ടും എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാളുടെ ഉള്ളിൽ ഞാൻ ചെയ്യുന്നവൻ, ഇന്ന പ്രവൃത്തി ചെയ്യുന്നവൻ എന്നുള്ള ആ ബോധമുണ്ടാകുമ്പോൾ അതിനോട് ചേർന്ന് അയാളിൽ പ്രവൃത്തി സംഭവിക്കുന്നു. എവിടെ പ്രവൃത്തി സംഭവിക്കും? അയാളുടെ മനസ്സിൽ, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ. ശരീരത്തിൽ കർമ്മേന്ദ്രിയങ്ങളുടെ വ്യാപാരം നടക്കുന്നു, അന്ധകരണത്തിൽ വിചാരരൂപത്തിലുള്ള കർമ്മം നടക്കുന്നു. അത് ക്രിയ. ആ ക്രിയയ്ക്ക് ആധാരമായിരിക്കുന്നത്, ആ ക്രിയ എപ്പോഴും ശരീരത്തിലും മനസ്സിലും സ്പന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? അവന്റെ ഉള്ളിലിരിക്കുന്ന കാരകഭാവം, അതായത് ഞാൻ പ്രവർത്തിക്കുന്നവൻ എന്നുള്ള ആ ബോധം ആണ് സർവ ഏവ ക്രിയാകാരകാദി വ്യവഹാര. ഈ തരത്തിലുള്ള സർവവ്യവഹാരങ്ങൾ, സർവപ്രവൃത്തികളും അതും എന്താണ്? അവിദ്യാഭൂമ ഏവ, ഈ അവിദ്യാമണ്ഡലത്തിലാണ്. ഇപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് കരുതുമ്പോൾ അവൻ എവിടെ നിൽക്കുന്നു? അവിദ്യാമണ്ഡലത്തിൽ നിൽക്കുന്നു. അവിടെ തന്നെ നിന്നുകൊണ്ട് അവൻ പറയുന്നു ഞാൻ സന്യാസിയാണ്, ഞാനിത് ആ കർമ്മങ്ങളെന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എനിക്കിനി കർത്തവ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് പറയുന്നിടത്തും അവൻ നിൽക്കുന്ന ഇവിടെ അവിദ്യാ തലത്തിലാണ്, അവിദ്യാഭൂമിയിൽ, അവിദ്യാമണ്ഡലത്തിൽ, അവിദ്യാ തലത്തിലാണ് അവൻ നിൽക്കുന്നത്. മോഹിതനായിട്ടാണ് അവൻ കർമ്മത്തെ ഉപേക്ഷിക്കുന്നത്. ഇപ്പം അർജുനന് പറ്റിയിരിക്കുന്നത് പോലെ, അർജുനനിലും യാതൊരു വിദ്യയുടെ പ്രകാശം ഉണ്ടായില്ല. അതുകൊണ്ട് അർജുനനും അവിദ്യാഭൂമിയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് അർജുനൻ പറയുന്നു എന്താണോ, ഞാൻ സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു, സന്യാസിയാണ്. അത് മോഹിതനായി പറയുന്നതാണ്. കർമ്മായ പശ്യ പശ്യതി. അപ്പോൾ ഇതിനെ ആരാണോ തിരിച്ചറിയുന്ന പോലെ, കർമ്മത്തെയും കർമ്മസന്യാസിയെയും മാറി നിന്ന് കാണുന്നവൻ. ഈ കർമ്മവും കർമ്മസന്യാസിയും രണ്ടും ഒരാൾ തന്നെ. രണ്ടുപേരും അവിദ്യാതലത്തിൽ നിൽക്കുകയാണ്. രണ്ടുപേരും അവനവന്റെ ഉള്ളിലിരിക്കുന്ന കർത്തൃത്വ ബോധത്തിന് ആധാരമായി ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ കർമ്മത്തിന്റെ അനുഷ്ഠാനവും കർമ്മത്തിന്റെ ത്യാഗവും. രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവും എന്ന് ആരാണോ കാണുന്നത് സപശ്യതി, അവൻ തത്വത്തെ കാണുന്നു. കർമ്മത്തിന്റെയും അകർമ്മത്തിന്റെയും ഈ കർമ്മത്തിന്റെയും എല്ലാം തത്വത്തെ അവൻ കാണുന്നു. സബുദ്ധിമാൻ മനുഷ്യേഷു, ഇത് തിരിച്ചറിയുന്നവൻ. ഇതെങ്ങനെ? അവിദ്യയുടെ തലത്തിൽ നടക്കുന്ന കർമ്മത്തെയും കർമ്മത്തിന്റെ ത്യാഗത്തെയും, ഇത് അവിദ്യയാണ് ഇവനെ കൊണ്ട് കർമ്മത്തെ അനുഷ്ഠിപ്പിച്ചതും സന്യസിപ്പിച്ചതും എന്ന് ആരാണോ വിദ്യ കൊണ്ട് ഗ്രഹിക്കുന്നത്, ഇതിനെ തിരിച്ചറിയുന്ന അറിവാണ് വിദ്യ. അവൻ ബുദ്ധിമാൻ, വിദ്യയുള്ളവൻ, അറിവുള്ളവൻ മനുഷ്യേഷു. സയുക്ത, അവൻ യുക്തനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് യോഗി? അവൻ കർമ്മയോഗിയാണ്. കൃഷ്ണ കർമ്മകൃത്, അവനെന്ത് ചെയ്തിരിക്കുന്നു? അവൻ സർവകർമ്മത്തെയും അനുഷ്ഠിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ അവനിൽ ഇനി സമസ്ത കർമ്മകൃത് കർത്തവ്യം ഇല്ല, ചെയ്യേണ്ടതായിട്ടില്ല. അവനിൽ കർത്തവ്യമായിട്ട് കർമ്മ അനുഷ്ഠാനമില്ല, അവനിൽ കർത്തവ്യമായിട്ട് കർമ്മത്യാഗവുമില്ല, കർമ്മസന്യാസവും ഇല്ല. അതാണ് കൃഷ്ണ കർമ്മകൃത്. അവൻ കർമ്മവും അനുഷ്ഠിച്ചു കഴിഞ്ഞു, കർമ്മസന്യാസത്തെയും അവൻ അനുഷ്ഠിച്ചു കഴിഞ്ഞു, സർവവും ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നതാണ്. കർമ്മം രണ്ടു തരത്തിലാണ് എന്ന് ഇതുവരെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് അനുഷ്ഠാന രൂപത്തിലും മറ്റൊന്ന് ത്യാഗരൂപത്തിലും, എന്നുവെച്ചാൽ സന്യാസ രൂപത്തിൽ. ഈ രണ്ടു തരത്തിലുള്ള കർമ്മത്തെയും, അനുഷ്ഠാന രൂപത്തിലുള്ള കർമ്മത്തെയും ത്യാഗരൂപത്തിലുള്ള കർമ്മത്തെയും അനുഷ്ഠിച്ചു കഴിഞ്ഞവനാണ് ഇവിടുത്തെ കർമ്മയോഗി, ബുദ്ധിമാൻ. സ ഇതി സ്തുയതേ കർമ്മ അകർമ്മണോർ ഇതരേതര ദർശി, കർമ്മ അകർമ്മങ്ങളുടെ ഭേദത്തെ വേർതിരിച്ചറിയുന്നവൻ. അപ്പൊ ഈ കർമ്മവും കർമാനുഷ്ഠാനവും കർമ്മത്യാഗവും അജ്ഞന്റെ, ഈ രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു അകർമ്മമുണ്ട്, അകർമാവസ്ഥ. തത്വജ്ഞാനം കൊണ്ട് ഒരുവന് കിട്ടുന്ന അകർമാവസ്ഥ, അതിനെ കാണുന്നവൻ അതാണ് കർമ്മ അകർമ്മണോഹു ഇതരേതര ഭേദദർശി, കർമ്മ അകർമ്മങ്ങളുടെ ഭേദത്തെ അറിയുന്നവൻ. അപ്പൊ സാധാരണ മനുഷ്യൻ, അവൻ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാലും അവൻ കർമ്മത്തെ തേജിച്ച് കർമ്മസന്യാസിയായി കഴിഞ്ഞാലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. അവൻ മോഹത്തിൽ തന്നെയാണ്, അജ്ഞതയിൽ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. അതുകൊണ്ടൊരാൾ കർമ്മത്തെ സന്യസിച്ചു എന്നുള്ളത് അയാളുടെ ഉള്ളിലിരിക്കുന്ന കർത്തൃത്വ അഭിമാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതല്ല കർമ്മസന്യാസം. ഗീതി പറയുന്ന സന്യാസം അത്തരമുള്ള അഹന്തയോടുകൂടിയുള്ള കർമ്മത്യാഗമല്ല. ഇത് ഒരുവൻ, ഒരു സാധകൻ വളരെ സൂക്ഷ്മമായി തൻ്റെ അന്തരാത്മാവിൽ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എന്താണ് കർമ്മസന്യാസം, എന്താണ് അകർമ്മം എന്നുള്ളത് അതിനി അടുത്ത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് അടുത്ത ഭാഗത്ത്. കിമിതം വിരുദ്ധം വെച്ചത്, ഇവിടെ ചോദിക്കുന്നു, താങ്കൾ പറയുന്നതിനൊരു വിരോധാഭാസം തോന്നുന്നുണ്ടല്ലോ. കർമ്മണ്യ അകർമ്മയ പശ്യതി, കർമ്മത്തിൽ അകർമ്മത്തെ കാണണമെന്ന് പറയുന്നു, എന്നാൽ കർമ്മസന്യാസം അകർമ്മ അല്ലെന്നും പറയുന്നു. അതേസമയം കർമ്മ അനുഷ്ഠാനം അകർമ്മമാണെന്നും പറയുന്നു. അതിനോട് പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, കർമ്മസന്യാസം അകർമ്മമല്ല, പക്ഷെ കർമ്മ അനുഷ്ഠാനം അകർമ്മമാണ്. കർമ്മ അനുഷ്ഠാനത്തെ അകർമ്മമാണെന്ന് മനസ്സിലാക്കിയവനെ കർമ്മത്യാഗത്തെയും അല്ലെങ്കിൽ കർമ്മസന്യാസത്തെയും അകർമ്മമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനോട് പറയുന്നത് അകർമ്മണിച്ച കർമ്മജ. അതുകൊണ്ട് തന്നെ കർമ്മസന്യാസം, കർമ്മത്തിൻ്റെ ത്യാഗം, കർമ്മത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് കർമ്മമാണ്, അതും കർമ്മം തന്നെയാണ്. ഇതി ഇതിലൊരു വിരോധം തോന്നുന്നുണ്ട്. അകർമ്മത്തിൽ കർമ്മത്തെ കാണുക, കർമ്മത്തിൽ അകർമ്മത്തെ കാണുക, വാക്കുകൊണ്ടുള്ള ഒരു കളി പോലെ തോന്നുന്നു. നഹി കർമ്മ അകർമ്മ സ്യാദ് അകർമ്മവാ കർമ്മ സ്ഥൂലമായ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ള അറിവ് വെച്ച് പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വാക്കുകളുടെ അർത്ഥത്തിന്റെ തലത്തിൽ, സ്ഥൂലമായ അർത്ഥതലത്തിൽ ചിന്തിക്കുമ്പോൾ, കർമ്മം നഹി അകർമ്മസ്യാത്, കർമ്മം ഒരിക്കലും അകർമ്മമാകത്തില്ല, കർമ്മം ഒരിക്കലും കർമ്മ അഭാവമാകത്തില്ല, കർമ്മാഭാവം ഒരിക്കലും കർമ്മമാകത്തില്ല. തത്ര വിരുദ്ധം കഥം പശ്യേ ദൃഷ്ട, ഇതിനെ എങ്ങനെയാണ് ഒരാൾ കാണുന്നത്, ഇതിനെ മനസ്സിലാക്കുന്നവൻ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്നാ അതിന് സമാനം പറയുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയല്ല. അകർമ്മ ഏവ പരമാർത്ഥത സത് കർമ്മവത് ആഭാസദേ മൂഢദൃഷ്ടേ ലോകസ്യ. ഇവിടെ മനസ്സിലാക്കേണ്ട തത്വം ഇതാണ്. വാസ്തവത്തിൽ എന്താണ് ഈ കർമ്മം, പ്രവൃത്തി? മനസ്സിലും ശരീരത്തിലും നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ചലന രൂപത്തിലുള്ള ഈ പ്രവൃത്തികൾ, ശരീരം കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട്, ശരീരം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളാണ്, വാക് ഉൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, അതിനെ നമുക്ക് കർമ്മമാണെന്നറിയാം. അതിന് പിന്നിൽ മനസ്സിന്റെ തലത്തിൽ നടക്കുന്ന പ്രവൃത്തികൾ, ചിന്താരൂപത്തിൽ, സങ്കല്പരൂപത്തിൽ, വികല്പരൂപത്തിൽ, നിശ്ചയരൂപത്തിലെല്ലാം നടക്കുന്ന പ്രവൃത്തികൾ, ഈ കർമ്മങ്ങളെല്ലാം ഇതെന്താണ്? ഈ കർമ്മങ്ങളെ കർമ്മയോഗി എങ്ങനെ കാണുന്നു? അതാണ് പറയുന്നത് അകർമ്മജീവ, ഇത് അകർമ്മമാണ്. അതെങ്ങനെ കർമ്മം എങ്ങനെയാകും അകർമ്മമാകും? കാരണം കർമ്മത്തെ കർമ്മമായിട്ട് അറിയുന്നു, പ്രവൃത്തിയായിട്ട് അറിയുന്നു, അനുഭവിക്കുന്നു, അനുഷ്ഠിക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവൃത്തികൾ എങ്ങനെ അകർമ്മമെന്നറിയും? പറയുന്നു അത് ഈ വ്യാവഹാരികമായ തലത്തിലല്ല. ഈ വ്യാവഹാരികമായ തലത്തിൽ കർമ്മത്തെ നമ്മൾ കർമ്മമെന്ന് തന്നെ അറിയുന്നു, പ്രവൃത്തി നമുക്ക് പ്രവൃത്തിയെന്ന് തന്നെ അറിയുന്നു. അതിനെ നിഷേധിക്കുകയല്ല, മറിച്ച് പരമാർത്ഥത ഈ കാണുന്ന ചലനാത്മകമായിരിക്കുന്ന ഈ കർമ്മമണ്ഡലത്തിന്, കർമ്മതലത്തിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ് കർമ്മഭൂവിൽ, ആ കർമ്മഭൂവിൽ ഒരു സത്യമുണ്ട്. അതിൻ്റെ പിന്നിൽ കർമ്മത്തിൻ്റെ സത്യതലം അതെന്താണ്? അത് അകർമ്മമാണ്. അകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണത്? ആത്മതലമാണ്. അതായത് നിശ്ചലതയുടെ ബലത്തിലാണ് ഈ ചലനങ്ങളെല്ലാം സംഭവിക്കുന്നത്. കർമ്മമില്ലായ്മയിൽ ആണ് ഈ കർമ്മസ്പന്ദനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പന്ദനം ആണ്. ആ സ്പന്ദനം എന്ന് പറയുന്നത് ഇവിടെ ഒരു നിഷ്പന്ദതയിലാണ്, സ്പന്ദരഹിതമായ ഒരു തലത്തിൽ നിന്നാണ് ഈ സ്പന്ദനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യാവഹാരികമായ പ്രവൃത്തിതലം ഒരു ജീവന് ഇങ്ങനെ പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ ആന്തരികമായി നിഷ്പന്ദമായ ഒരു തലം ഉണ്ട്. അതാണ് അകർമ്മ. അകർമ്മത്തെ ഒരുവൻ അറിയണം, സാക്ഷാത്കരിക്കണം. അതാണ് അകർമ്മ ഏവ പരമാർത്ഥത സത്. അതാണ് സത്യം, പരമാർത്ഥം. അത് അകർമ്മമായിരിക്കെ തന്നെ, അതായത് തൻ്റെ ആന്തരികമായ അവസ്ഥ നിഷ്പന്ദമായിരിക്കെ തന്നെ കർമ്മവത് അവഭാസതേ, കർമ്മത്തെപ്പോലെ ചലനം പോലെ അവഭാസതേ പ്രതീതമാകുകയാണ്. അല്ലാതെ അവിടെ വാസ്തവത്തിൽ കർമ്മം സംഭവിക്കുകയല്ല, നിഷ്പന്ദതയിൽ നിന്നും സ്പന്ദം ഉണ്ടാകുകയല്ല. അങ്ങനെ ഒന്ന് വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല, വ്യവഹാരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ തൻ്റെ ആന്തരികമായ ഭാവം സ്വരൂപം നിഷ്പന്ദമാണ്, ചലനരഹിതമാണ്. ഇതാണ് കർമ്മയോഗി അറിയുന്നത്. എങ്ങനെ? ഈ ചലനങ്ങളെല്ലാം ബാഹ്യമാണ്, അത് മനസ്സിൻ്റെ തലത്തിലാണ്, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തലത്തിലാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ തലത്തിലാണ്. തന്നിൽ തൻ്റെ യഥാർത്ഥ സ്വരൂപം നിഷ്പന്ദമാണ്. ആ നിഷ്പന്ദതയിൽ നിന്നാണ് ഈ ചലനം ഉണ്ടാകുന്നത്. ഇത് വാസ്തവത്തിൽ ആ നിഷ്പന്ദതയിൽ നിന്നും ഈ സ്പന്ദനങ്ങൾ ഉണ്ടാകുമ്പോഴും അങ്ങനെ ഉണ്ടാകുന്നു എന്ന് തോന്നുന്നതേയുള്ളൂ, പരമാർത്ഥത്തിൽ ഉണ്ടാകുന്നില്ല. പക്ഷെ അത് ഉള്ളതായിട്ട് ആർക്കനുഭവപ്പെടുന്നു? മൂഢദൃഷ്ടേഹി ലോകസ്യ, മൂഢബുദ്ധിക്ക്, അവിവേകത്തിന് അടിമപ്പെട്ടു പോയവന്. അജ്ഞാനത്തിന് കീഴ്പ്പെട്ടു പോയവനും. അവന് അങ്ങനെയുള്ള ലോകസ്യ ജീവന്, അങ്ങനെയുള്ള ഒരു ജീവൻ അനുഭവപ്പെടുകയാണ് ഇവിടെ കർമ്മം സ്പന്ദനം നടക്കുന്നു എന്ന്. അപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സ്പന്ദനത്തെ നിഷേധിക്കുകയല്ല പറയുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്പന്ദനം അതൊരു തോന്നലാണ് എന്ന് പറയുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്പന്ദനം പരമാർത്ഥമല്ല എന്ന് പറയുന്നു. ഇതിന്റെ വ്യാവഹാരികമായ അനുഭവത്തെ വ്യാവഹാരികമായി നിഷേധിക്കുകയല്ല ചെയ്യുന്നു, മറിച്ച് വ്യാവഹാരികമായ അനുഭവം പരമാർത്ഥത്തിൽ ഇല്ല എന്ന് പറയുക. ഇതാണ് ശങ്കരാചാര്യരുടെ മിഥ്യാവാദം എന്ന് പറയുന്ന ഇതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അംശം അതാണ്. വ്യാവഹാരികമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്പന്ദനങ്ങളെ, മനസ്സിൻ്റെ ശരീരത്തിൻ്റെ വ്യാപാരങ്ങളെ വ്യാവഹാരികമായി ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുകയല്ല. അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവിടെ നേരത്തെ പറഞ്ഞ വിരോധാഭാസം വരും. വ്യാവഹാരികമായി എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? വ്യാവഹാരികമായി എന്ന് പറയുമ്പോൾ എന്ത്? നമ്മുടെ അനുഭവ തലത്തിൽ, നമ്മുടെ അനുഭവ തലത്തിനാണ് വ്യാവഹാരികം എന്ന് പറയുന്നത്. നമ്മൾ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്പന്ദനങ്ങളെ, കർമ്മവ്യാപാരങ്ങളെ, ക്രിയകളെ, ചലനങ്ങളെ ഇതിനെ വ്യാവഹാരികമായി തന്നെ നിഷേധിക്കുകയല്ല. അങ്ങനെ നിഷേധിച്ചാൽ അത് കള്ളം പറയലായി പോകും. അങ്ങനെയാണ് നമ്മൾ കള്ളമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് പകലാണെന്ന് പറയുന്നു, അപ്പോൾ ഒരാൾ ഒന്ന് പറയുന്നു, ഒരാചാര്യൻ ഒന്ന് പറയുന്നു, ഇത് രാത്രിയാണെന്ന് പറയുന്നത് കള്ളം പറയുകയാണ്. അപ്പോൾ വ്യാവഹാരികമായിട്ടുള്ള അനുഭവങ്ങളെ വ്യാവഹാരികമായി നിഷേധിച്ചു കഴിഞ്ഞാൽ അതിൽ യുക്തിഭംഗം വരും, വിരോധാഭാസം വരും, അത് അസത്യഭാഷണമാവും. അദ്വൈതം എന്ന് പറയുന്നത് അതല്ല, മറിച്ച് എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ ഈ വ്യാവഹാരികമായി നടക്കുന്ന ഈ എല്ലാ കർമ്മങ്ങളെയും ചലനങ്ങളെയും അതിനെ വ്യാവഹാരിക യാഥാർത്ഥ്യമായി അംഗീകരിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കാതെ അതിൻ്റെ പാരമാർത്ഥികതയെ നിഷേധിക്കുന്നു, അതിൻ്റെ പരമമായ സത്യത്തെ നിഷേധിക്കുന്നു. ഇതാണ് മിഥ്യാത്വം എന്ന് പറയുന്നത്. ശങ്കരാചാര്യർ പറയുന്ന മിഥ്യാതത്വം അല്ലെങ്കിൽ മായാവാദം, മിഥ്യാവാദം എന്ന് പറയുന്നത് അതാണ്. അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. തഥാ കർമ്മ ഏവ അകർമ്മവത്. അതുകൊണ്ടെന്താണ് ഇവിടുത്തെ ഈ കർമ്മം, നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർമ്മം, ഇത് നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല, അനുഭവത്തിൽ ഉള്ളത് തന്നെയാണ്. പക്ഷേ അത് പരമാർത്ഥത്തിലല്ല. പരമാർത്ഥം ഇപ്പോൾ നമ്മുടെ അനുഭവത്തിന് വിഷയമല്ല. പരമാർത്ഥം നമ്മൾ നിന്ന് നമ്മുടെ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന എന്താണ്? അത് മായാകാര്യമായിരിക്കുന്ന ഈ കർമ്മമണ്ഡലമാണ്, ഈ സ്പന്ദനങ്ങളാണ്. ഇതിൻ്റെ നിഷ്പന്ദമായ ആ തലം അത് നമ്മുടെ അനുഭവത്തിൽ വന്നിട്ടില്ല. അത് അകർമ്മതലമാണ്. അതാണ് പരമാർത്ഥം, അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ആ യാഥാർത്ഥ്യത്തെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് ഇതാണ് പരമാർത്ഥമാണെന്ന് ആന്തരികമായി ഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പരമാർത്ഥത്തെ തൻ്റെ മനോതലത്തിൽ ഭാവന ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ തൻ്റെ ബുദ്ധി കൊണ്ട് നിശ്ചയിച്ചുകൊണ്ട് കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ഈ വ്യവഹാര മണ്ഡലത്തിൽ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അതാണ് കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നു, അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നു തഥാ കർമ്മാനിവ അകർമ്മവത്. അകർമ്മായവ പരമാർത്ഥ സത് കർമ്മവത് അവഭാസതേ മൂഢദൃഷ്ടേഹി ലോകസ്യ തഥാ. അതുപോലെ അകർമ്മായവ കർമ്മവത്, അകർമ്മം തന്നെ, കർമ്മം പോലെ. നമ്മുടെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, അതായത് അജ്ഞന്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ, കർമ്മയോഗിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നെ അവിടെ ചേർക്കും. കർമ്മവത് അകർമ്മവത് പോലെ എന്ന് ചേർക്കും. അതുപോലെ എന്ന് വെച്ചാൽ ഈ അനുഭവം, ഈ കർമ്മം നമുക്ക് ഈ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ, കർമ്മം പോലെ. പരമാർത്ഥത്തിൽ ഇത് കർമ്മമല്ല, ഇങ്ങനെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കർമ്മ ഏവ അകർമ്മവത്. അകർമ്മയേവ കർമ്മവത്. രണ്ടു തരത്തിൽ ഒരുവൻ കരുതുന്നു, അജ്ഞനായ ഒരുവൻ ഒരു കർമ്മയോഗി കരുതുന്നു, ഞാനിത് എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ച് സന്യാസിയായിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അയാൾ കർമ്മത്തിന്റെ മറ്റൊരു തരത്തിലേക്ക് മാറിയെന്നേയാണ്. എല്ലാം ഉപേക്ഷിച്ചു, എനിക്ക് കർമ്മമൊന്നുമില്ല, കർമ്മമൊന്നുമില്ല എന്ന് വാക്കുകൊണ്ട് അയാൾ പറയുമ്പോൾ ആ വാക്കുകൊണ്ടുള്ള പറച്ചിൽ തന്നെ അയാളെ സംബന്ധിച്ചൊരു കർമ്മമാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് തന്നെ അയാളുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞാനത്തിന്റെ പ്രേരണ കൊണ്ട് വരുന്ന കർത്തൃത്വ ബോധത്തിൽ നിന്നും ഉണ്ടായ ഒരു കർമ്മ അനുഷ്ഠാനമാണത്. ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. ആ കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയുന്നതിന് പിന്നിൽ അയാളുടെ മനസ്സിൽ വരുന്ന മാനസിക സങ്കല്പം, ബുദ്ധിയുടെ നിശ്ചയം, ഇതെല്ലാം ആന്തരികമായ കർമ്മങ്ങളാണ്. ഇതിനെ കർമ്മമാണെന്ന് തിരിച്ചറിയാതെ കർമാനുഷ്ഠാനത്തിൽ എങ്ങനെയാണോ അയാളുടെ മനസ്സിൽ സങ്കല്പമുണ്ടായത്, നിശ്ചയമുണ്ടായത്, അതുപോലെയുള്ള ഒരു സങ്കല്പവും നിശ്ചയവും ഉണ്ടായതിനു ശേഷമാണ് അയാൾ പ്രഖ്യാപിക്കുന്നത് ഞാനിത് ആ കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം എന്താണ്? കർമ്മം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നിശ്ചയം അയാളുടെ മനസ്സിൽ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അയാളിൽ ശക്തമായ കർത്തൃത്വ ബോധം, ഞാൻ ചെയ്യുന്നവനാണെന്നുള്ള ബോധം. ഇവിടെ എന്താണ് അയാൾ ചെയ്യുന്നത്? അയാൾ കർമ്മത്തിന്റെ ത്യാഗമാണ് ചെയ്യുന്നത്. കർമ്മത്തിന്റെ ത്യാഗത്തെ അനുഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനമാണ് അയാളിലിരിക്കുന്ന കർത്തൃത്വ ബോധം അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇതറിയും. ഇതറിയുമ്പോൾ എന്ത് വരുന്നു? അയാളുടെ അകർമ്മത്തിൽ, കർമ്മത്യാഗമാകുന്ന അകർമ്മത്തിൽ എന്ത് ചെയ്യുന്നു? അയാൾ കർമ്മത്തെ കാണണം. അതാണ് ഇവിടെ പറയുന്നു. തന്റെ കർമ്മസന്യാസവും കർമാനുഷ്ഠാനമാണെന്ന് അവൻ തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. അതിനാണ് ഇവിടെ പറയുന്ന പാരമാർത്ഥികമായിട്ടുള്ള കർമാഭാവം എന്ന് പറയുന്നു. ഞാനിപ്പോൾ സന്യസിച്ചിരിക്കുന്നു, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് അകർമ്മമായി. ഈ അകർമ്മത്തെ കർമ്മമായി ഞാൻ തിരിച്ചറിയണം. എന്തുകൊണ്ട്? ഇതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചത് എൻ്റെ അജ്ഞാനം തന്നെയാണ്, എൻ്റെ കർത്തൃത്വ ബോധം തന്നെയാണ്, എൻ്റെ മാനസികമായ കർമ്മ വ്യാപാരങ്ങൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നതാണ് അകർമ്മത്തിലുള്ള കർമ്മദർശനം. എന്റെ കർമ്മത്യാഗത്തിൽ, എന്റെ കർമ്മത്യാഗത്തിൽ കർമ്മമാണെന്നറിയുക. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാകും യഥാർത്ഥത്തിലുള്ള കർമ്മത്യാഗം. ഈ കർമ്മത്തെ മനസ്സുകൊണ്ടോ ബാഹ്യമായോ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിക്കുന്നു എന്നൊരു തീരുമാനമെടുക്കുക, എന്നിട്ട് തൂഷ്ണീം ആസനം വെറുതെ ഇരിക്കുക, ഇതല്ല കർമ്മത്യാഗം. മറിച്ച് ഇത് കർമാനുഷ്ഠാനമാണ്. ഇങ്ങനെ അകർമ്മത്തിൽ കർമ്മത്തെ കാണുക, കർമ്മസന്യാസത്തിൽ കർമ്മത്തെ കാണുക. അങ്ങനെ കാണുന്നവനാണ് ബുദ്ധിമാൻ. അങ്ങനെയുള്ളവൻ, അങ്ങനെ കാണുന്നവൻ ബുദ്ധിമാനാകുന്നതുകൊണ്ട് എന്ത് വരുന്നു? അവൻ അങ്ങനെ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് വെറുതെ ഇരിക്കത്തില്ല. കർമ്മയോഗിക്ക് ഞാനിത് ആ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അയാൾക്കറിയാം അവിടെ താൻ ഏത് കർമ്മത്തെയാണോ അനുഷ്ഠിക്കേണ്ട കർമ്മം ഏതാണോ അതിനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതും ആ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നതും രണ്ടും ഫലത്തിൽ, തത്വത്തിൽ ഒന്നു തന്നെ എന്നയാൾ തിരിച്ചറിയുന്നു. താൻ അനുഷ്ഠിക്കേണ്ടതായ കർമ്മത്തെ അനുഷ്ഠിക്കുന്നതും ആ കർമ്മത്തെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ സന്യാസിയാണെന്ന് കരുതി ആ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നതും ഫലത്തിൽ ഒന്നു തന്നെ. എന്തുകൊണ്ട്? രണ്ടും കർമ്മം തന്നെ. രണ്ടിനും പ്രേരകമായിരിക്കുന്ന എന്താണ്? അജ്ഞാനമാണ്. അതുകൊണ്ട് തന്റെ സ്വധർമ്മം, താൻ അനുഷ്ഠിക്കേണ്ടതായ കർമ്മത്തെ ഒരു കർമ്മയോഗി ഉപേക്ഷിച്ചിട്ട് ഞാൻ കർമ്മം ചെയ്യുന്നില്ല, കർമ്മത്തെ തേച്ചിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഒരിക്കലും ഇരിക്കത്തില്ല. എന്തുകൊണ്ട്? അത് സ്വധർമ്മത്യാഗം എന്ന് പറയുന്ന ദോഷം അയാളിൽ വരുത്തുന്നു. അത് സ്വധർമ്മത്തെ തേജിക്കാതിരിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു വരുന്നത്. കർമ്മസന്യാസം മനസ്സുകൊണ്ടുള്ള ഒരു സങ്കല്പമായി സ്വീകരിക്കേണ്ട ഒന്നല്ല, തന്റെ അഹന്തം കൊണ്ട് നിശ്ചയിക്കേണ്ട ഒന്നല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കർമ്മമായിട്ടേ നിൽക്കത്തുള്ളൂ, കർമ്മത്യാഗമായി നിൽക്കത്തില്ല. മറിച്ച് കർമ്മം എന്തിനു വേണ്ടിയാണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, കർമ്മം ഉദ്ദേശിച്ചിട്ടുള്ള എന്തിനു വേണ്ടി? ആ കർമ്മത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ ചിത്തശുദ്ധിയെ നേടാനുള്ളതാണ്. അങ്ങനെ ചിത്തശുദ്ധിയെ നേടേണ്ടതായ ആ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് താൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് കരുതിയിരിക്കുന്ന കർമ്മയോഗി മൂഢനാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു കർമ്മയോഗിക്ക് കർമ്മം ചെയ്യാതെ അങ്ങനെ ഇരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് യാതൊരു വിശേഷമില്ല. അതുകൊണ്ടാണ് കർമ്മത്തെ ത്യജിക്കരുത് എന്ന് പറയുന്നത്. കർമ്മയോഗികളോട് ഒരിക്കലും കർമ്മത്തെ ത്യജിക്കരുത്. അങ്ങനെ കർമ്മത്തെ ത്യജിച്ചു കഴിഞ്ഞാൽ അത് പറയും താമസത്യാഗമാണ്. നൈവ കർമ്മഫലം ലഭേ. അതൊടുവിൽ പറയുന്നതാണ് കർമ്മത്തിന്റെ യഥാർത്ഥ ഫലത്തെ അവന് കിട്ടാതെ പോകും. എന്താണ് കർമ്മത്തിന്റെ യഥാർത്ഥ ഫലം? ചിത്തശുദ്ധി, മനോശുദ്ധിയാകുന്ന, മനഃശുദ്ധിയാകുന്ന ആ കർമ്മഫലത്തെ അവന് ലഭിക്കാതെ പോകും. അതുകൊണ്ട് ആരും സന്യാസിയായിട്ട്, അതാണ് ഇവിടെ പറയുന്നത്, കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ത്യാഗിയാണ് എന്നുള്ള വൃതാഭിമാനത്തോടുകൂടി ഇരിക്കരുത്. മറിച്ച് കർമ്മയോഗി സ്വധർമ്മത്തെ അനുഷ്ഠിച്ചു തന്നെ തീരണം. സ്വധർമ്മത്തെ ത്യജിക്കാൻ കർമ്മയോഗിക്ക് അധികാരമില്ല, അവകാശമില്ല എന്നാണ്. അതുകൊണ്ട് കർമ്മയോ അകർമ്മവത്, അവന് തോന്നുന്നു കർമ്മസന്യാസം എന്ന് തോന്നുന്നത് വാസ്തവത്തിൽ എന്താണ്? അത് കർമ്മം തന്നെ, കർമ്മത്തെ തന്നെയാണ്, അത് തിരിച്ചറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വ്യാവഹാരിക തലത്തിലുള്ള കർമ്മത്യാഗം, കർമ്മം വേണ്ടെന്ന് വയ്ക്കാനല്ല കർമ്മസന്യാസം യഥാർത്ഥത്തിലുള്ളത്. അതും കർമ്മമാണെന്ന് അറിയുന്നതാണ്, അറിവിലാണ് സന്യാസം. കർമ്മത്തെ താൻ ഉപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നില്ല എന്നുള്ള തന്റെ ആ മാനസിക സങ്കല്പവും കർമ്മമാണ്. അവിടെയും അഹന്തയുണ്ട്, അവിടെയും കർത്തൃത്വബോധം എന്ന് തിരിച്ചറിയുന്നതാണ് കർമ്മത്തിന്റെ സന്യാസം. ആ സന്യാസം അങ്ങനെ കർമ്മത്തെ ഉപേക്ഷിക്കുന്നിടത്തും കർമ്മത്തെ അനുഷ്ഠിക്കുന്നിടത്തും കർമ്മയോഗിയിൽ ഒരുപോലെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? കർമ്മയോഗി കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് സന്യാസിയാകുന്നു, കർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സന്യാസിയാകുന്നു. തത്ര യഥാഭൂത ദർശനാർത്ഥമാഹ ഭഗവാൻ കർമ്മണി അകർമ്മയ പശി ഇത്യാദി. അപ്പം മൂഢന്മാരിങ്ങനെ കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് കർമ്മസന്യാസികളായിരിക്കുന്നത് കൊണ്ട് യഥാഭൂത ദർശനാർത്ഥം, സത്യമായ ജ്ഞാനത്തിന്റെ താല്പര്യത്തെ ഭഗവാൻ പറയുന്നു. യഥാർത്ഥമായ ജ്ഞാനം എന്താണ്? അതിനെ പറയുന്നു കർമ്മണി അകർമ്മയ പശി ഇത്യാദി. കർമ്മണി അകർമ്മയ പശി അകർമ്മണി അകർമ്മയ എന്ന് പറയുമ്പോൾ എന്തായി? കർമ്മണി അകർമ്മയ പശ്യത. ഈ ചുരുക്കം താല്പര്യം ഇതാണ്: നിരന്തരമായ ശരീര അന്ധകരണ വ്യാപാരങ്ങൾ ഒരു ജീവനിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതെന്താണ്? സ്പന്ദരഹിതമായ ആത്മതത്വമാണ് താൻ. അങ്ങനെയുള്ള ആത്മതത്വത്തിലാണ് ഈ സർവ വ്യാപാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്, ഈ വ്യാപാരങ്ങൾ വാസ്തവത്തിൽ ഇല്ലാത്തതും ഉള്ളതുപോലെ തനിക്ക് അനുഭവപ്പെടുന്നതുമാണ് എന്നുള്ള ബോധം നിലനിർത്തുക, അതാണ് കർമ്മത്തിൽ അകർമ്മത്തെ കാണുക എന്ന് പറയുന്നു. അതുപോലെ താൻ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും, അല്ലെങ്കിൽ താൻ കർമ്മങ്ങൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോഴും, ആ തീരുമാനവും തന്റെ പ്രവൃത്തിയുടെ അഭാവവും വാസ്തവത്തിൽ കർമ്മം തന്നെയാണ്. ആ അകർമ്മം, തന്റെ കർമ്മത്യാഗം കർമ്മം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ആ അകർമ്മണ്യതയിലേക്ക് കർമ്മയോഗി പ്രവേശിക്കുന്നില്ല. അങ്ങനെ അകർമ്മത്തിനും കർമ്മത്തെ കാണുന്നു. അതാണ് കർമ്മയോഗിയുടെ ബുദ്ധി. അങ്ങനെയാണ് കർമ്മയോഗിയെ ഇവിടെ ബുദ്ധിമാൻ എന്ന് പറയുന്നത്. കർമ്മയോഗി ഈ ഒരു അനുഭവത്തെ സ്വാംശീകരിക്കുന്നതിന് വേണ്ടി ഇതിനെ ഒരു സാധനയായി അനുഷ്ഠിക്കുന്നു. തത്വജ്ഞാനിയിൽ ഇത് സഹജമായിരിക്കുന്നു. അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് യഥാഭൂത ദർശനാർത്ഥം ആഹ ഭഗവാൻ, യഥാഭൂതമായ സത്യസന്ധമായ ദർശനം, തത്വജ്ഞാനം, അതിന്റെ അർത്ഥം, താല്പര്യം, അതിനെ ഭഗവാൻ ഇവിടെ പറയുന്നു കർമ്മണ്യ അകർമ്മയ പശ്യതി ഇത്യാദി. അതുവിനെ വിരുദ്ധം. അതുകൊണ്ട് ഇവിടെ കർമ്മണ്യകർമ്മ, അകർമ്മത്തിൽ കർമ്മം, കർമ്മത്തിൽ അകർമ്മ എന്ന് പറയുന്നതിന് യാതൊരു വിരോധവുമില്ല. ബുദ്ധിമത്വാദ്യുഭൂത്തേസ, ഇതറിയുന്നവൻ ബുദ്ധിമാനാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതും ഇതുകൊണ്ടാണ്. എന്താണ്? സാധാരണ ഒരുവന്, സാധാരണ സന്യാസി എന്ന് അഭിമാനിച്ച് നടക്കുന്നവന്, കർമ്മത്തെ ഉപേക്ഷിച്ചു എന്ന് കരുതുന്നവന് ബുദ്ധിയില്ല. ഇവിടെ ബുദ്ധിമത്വം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബുദ്ധിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വിരുദ്ധമായ ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നവനോ അതിനെ മനസ്സിലാക്കുന്നവനോ ബുദ്ധിമാനല്ല. ഇവിടെ ബുദ്ധിമത്വം പറഞ്ഞിരിക്കുന്നതുകൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു വിരോധാഭാസവുമില്ല. ബോദ്ധവ്യം ഇരിജ യഥാഭൂത ദർശനം വെച്ചത്. അത് മാത്രമല്ല, മുമ്പ് തന്നെ ഭഗവാൻ പറഞ്ഞു, ബോദ്ധവ്യം ഇതാണ് നീ അറിയേണ്ടത്, എന്താണ് കർമ്മ അനുഷ്ഠാനം, എന്താണ് കർമ്മത്യാഗം, ഇതിന്റെ തത്വം യഥാഭൂത ദർശനം, അത് ബോദ്ധവ്യം, അതിനെ കുറിച്ച് അറിയേണ്ടത് എന്ന് പറയാൻ പറ്റും. മറ്റൊന്നിവിടെ അറിയേണ്ടതല്ല. അപ്പൊ ഇത് അറിയേണ്ടതാണ്, ഇത് അറിയുന്നവൻ ബുദ്ധിമാനാണ് എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഈ കർമ്മത്തിൽ അകർമ്മത്തെ കാണുക, അകർമ്മത്തിൽ കർമ്മത്തെ കാണുക എന്ന് പറയുന്നിടത്ത് വിരുദ്ധമായി യാതൊന്നുമില്ല. എന്നുവച്ച വിപരീത ജ്ഞാനാത് അശുഭ മോക്ഷണം സ്യാത്, യജ്ഞാത്വാ മോക്ഷസേ അശുഭാതെന്ന് ഭഗവാൻ നേരത്തെ പ്രതിജ്ഞ ചെയ്തു. ഇത് ചൗക്തം, അത് പ്രതിജ്ഞാരൂപത്തിൽ പറഞ്ഞു. വിപരീത ജ്ഞാനം കൊണ്ട് പരസ്പര വിരുദ്ധമായ ഒരാശയത്തെ മറ്റുള്ളവർക്ക് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അയാൾക്ക് മോക്ഷം സിദ്ധിക്കത്തില്ല. അതുകൊണ്ട് വിപരീത ജ്ഞാനം കൊണ്ട് അശുഭ ഈ സംസാരത്തിൽ നിന്ന് മോക്ഷണം മുക്തി സംഭവിക്കത്തില്ല. യജ്ഞാത്വ മോക്ഷസേ അശുഭാതി ജൈവിക്തം. ഇക്കാര്യം പറഞ്ഞു. എന്താണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭഗവാൻ ഇവിടെ പറയുന്നതായ കർമ്മദർശനത്തെ അകർമ്മദർശനത്തെ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ സംസാരത്തിൽ നിന്നും മോചിക്കും. ആ അറിവ് തന്നെയാണ് അവന്റെ അനുഷ്ഠാനം. അതാണ് ഇവിടെ അറിഞ്ഞിട്ട് പിന്നെ അനുഷ്ഠിക്കാനായിട്ടൊന്നുമില്ല, അറിയുന്നത് തന്നെയാണ് അനുഷ്ഠാനം. അറിവിനെ സംബന്ധിച്ചുള്ള ഒരു വിശേഷത ഏതാണ്? പ്രവൃത്തിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. പ്രവൃത്തിയെ സംബന്ധിച്ച് പ്രവൃത്തിയെക്കുറിച്ച് അറിയുന്നു, പിന്നെ പ്രവർത്തിക്കുന്നു. അറിവിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിട്ട് പ്രവർത്തിക്കാനൊന്നുമില്ല, അറിയുക മാത്രം. തസ്മാത് കർമാകർമ്മണി വിപരീയേണ ഗ്രഹീതേ പ്രാണിഭിഹി. അതുകൊണ്ടെന്താണ്, പ്രാണികൾ ജീവന്മാര് കർമ്മത്തെയും അകർമ്മത്തെയും വിരുദ്ധമായി വിപരീയമായി തലതിരിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണ്. തലതിരിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു എങ്ങനെ? സർവകർമ്മങ്ങളും തന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും താൻ വാസ്തവത്തിൽ തന്നിൽ യാതൊരു കർമ്മവും സംഭവിക്കുന്നില്ല എന്നിങ്ങനെ കർമ്മത്തിൽ അകർമ്മത്തെ കാണാൻ കഴിയുന്നില്ല. മറിച്ച് അവരെന്ത് ചെയ്യുന്നു? കർമ്മത്തെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, കർമ്മത്തിൽ കർമ്മത്തെ കാണും. ഈ പ്രവൃത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർമ്മത്തിൽ കർമ്മത്തെ കാണുക എന്ന് പറയുന്നത് എന്താണ്? തന്നിൽ വാസ്തവത്തിൽ പ്രവൃത്തികൾ നടക്കുന്നു എന്ന് ധരിക്കുക. കർമ്മയോഗി അങ്ങനെ ധരിക്കുന്നില്ല, താൻ പരമാർത്ഥത്തിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ധരിക്കുന്നില്ല. അപ്പൊ താൻ പരമാർത്ഥത്തിൽ കർമ്മം ചെയ്യുന്നു എന്ന് ധരിക്കുന്നത് എന്താണ്? കർമ്മത്തിൽ കർമ്മത്തെ കാണുക. താൻ പരമാർത്ഥത്തിൽ തന്നിൽ കർമ്മം നടക്കുന്നില്ല, ഈ കർമ്മം വെറും വ്യാവഹാരികമായ ഉപരിതലത്തിലാണ് നടക്കുന്നത് എന്നറിയുന്നത് എന്താണ്? കർമ്മത്തിൽ അകർമ്മത്തെ കാണുക. അതുപോലെ അകർമ്മത്തിൽ കർമ്മത്തെ കാണും. എങ്ങനെ? താൻ കർമ്മം ചെയ്യാതിരിക്കുമ്പോഴും കർമ്മം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വ്യാവഹാരികമായ തലമാണ് അകർമ്മം, കർമ്മം ചെയ്യാതിരിക്കുക. അവിടെയും വാസ്തവത്തിൽ കർമ്മം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയുന്നു. വ്യാവഹാരികമായ കർമാഭാവം വാസ്തവത്തിൽ കർമ്മം തന്നെ ആണ്. അകർമ്മത്തിൽ കർമ്മത്തെ കാണുക. താൻ പ്രവർത്തിക്കാതിരിക്കുന്നതും ഒരു പ്രവൃത്തി തന്നെയാണ്. താൻ സന്യസിച്ചിരിക്കുന്നതും തന്നെ സംബന്ധിച്ചൊരു പ്രവൃത്തി തന്നെയാണ്. അപ്പൊ സന്യസിക്കുക എന്ന് പറയുന്ന അകർമ്മം, ആ സന്യാസത്തിൽ കർമ്മത്തെ കാണുക, അതാണ് ബുദ്ധിമാൻ. അങ്ങനെ അല്ല, എന്ത് ചെയ്യുന്നു? താൻ പ്രവർത്തിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ താൻ കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതിനെ കർമ്മമായിട്ടല്ല അകർമ്മമായിട്ട് കാണുക. അത് വിപരീത ദർശനമാണ്. അത് അജ്ഞാനം കൊണ്ടാണ് അത് കാണുന്നത്. അകർമ്മത്തെ അകർമ്മമായി കാണുന്നത് വിപരീത ദർശനം. അകർമ്മത്തെ കർമ്മമായി കാണുന്നതാണ് തത്വദർശനം. അകർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി ചെയ്യാതിരിക്കുക. ആ പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതിനെ അകർമ്മമായി തന്നെ കാണുക, അത് വിപരീത ദർശനം. അപ്രവൃത്തി ചെയ്യാതിരിക്കുന്ന ആ അകർമ്മത്തെ കർമ്മമായി കാണുക, അത് യഥാർത്ഥ ദർശനം അല്ലെങ്കിൽ പരമാർത്ഥ ദർശനം എന്ന് പറഞ്ഞാൽ, പ്രവൃത്തി ചെയ്യാതിരിക്കുന്ന ആ അകർമ്മം അത് വ്യവഹാരിക തലത്തിലാണ്, പരമാർത്ഥത്തിലല്ല. അത് വാസ്തവത്തിൽ കർമ്മത്തിന്റെ തലമാണ്. ഞാൻ പ്രവൃത്തി ചെയ്യുന്നില്ല എന്ന് കരുതുമ്പോഴും പ്രവൃത്തിയാണ്, ആ കരുതുന്നത് തന്നെ പ്രവൃത്തിയാണ് എന്നറിയുക, അതാണ് പരമാർത്ഥ ദർശനം. അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്നത് പരമാർത്ഥ ദർശനം, കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നത് പരമാർത്ഥ ദർശനം. തസ്മാത് കർമാകർമ്മണി വിപരീയണ ഗ്രഹീതേ, ഇതിനെ തലതിരിച്ച് ഗ്രഹിച്ചിരിക്കുന്നു പ്രാണിഭി ജീവന്മാരെല്ലാം. തത് വിപരീയ ഗ്രഹണ നിവൃത്തിയർത്ഥം, ആ വിപരീയ ജ്ഞാനത്തെ, ഭ്രാന്തിജ്ഞാനത്തെ, വിപരീത ജ്ഞാനത്തെ, ഗ്രഹണം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, വിപരീയ ഗ്രഹണം, വിപരീത ജ്ഞാനം, ഭ്രാന്തിജ്ഞാനം, അതിൻ്റെ നിവൃത്തിയർത്ഥം അതില്ലാതാക്കുന്നതിന് വേണ്ടി ഭഗവത് വചനം ഭഗവാൻ ഇവിടെ പറയുകയാണ്. കർമ്മണ്യ അകർമ്മയ ഇത്യാദി എന്ന് ഇതുവരെ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്താണ് കർമ്മത്തിൽ അകർമ്മത്തെ കാണുക, അകർമ്മത്തിൽ കർമ്മത്തെ കാണുക എന്ന് പറയുന്നത് ഇവിടെ വ്യക്തമാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ വരാമെന്നുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനാണ് അടുത്ത് പറയുന്ന ഭാഗങ്ങൾ. ഇക്കാര്യം ഇവിടെ വ്യക്തമായി കഴിഞ്ഞു. കർമ്മണ്ണി അകർമ്മ പശ്യതെന്ന് പറഞ്ഞാൽ ഈ വ്യാവഹാരിക തരത്തിലുള്ള ഈ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ അകർമ്മമായിരിക്കുന്ന പരമാർത്ഥത്തിലുള്ള ആത്മാവിനെ കാണുക, ആണ് കർമ്മത്തിൽ അകർമ്മത്തെ കാണുക. ഇനി അകർമ്മത്തിൽ കർമ്മത്തെ കാണുക എന്ന് പറഞ്ഞാൽ വ്യാവഹാരികമായി താൻ കർമ്മത്തെ ഉപേക്ഷിച്ചിരിക്കുമ്പോൾ അത് അകർമ്മം, ആ അകർമ്മം കർമ്മമാണെന്നറിയുക, അതും കർമ്മമാണെന്നറിയുക. ഇതാണ് അതിൻ്റെ തത്വം. ഇതിൽ വരാമെന്നുള്ള സംശയം ഇവിടെ പറയുകയാണ്. നജാത്ര കർമാധികരണം അകർമാസ്തി ഉണ്ടേ ബദരാണിവ. നാപി അകർമാധികരണം കർമാസ്തി. കർമാധികരണം അകർമ്മ, കർമ്മമാകുന്ന അധികരണത്തോടുകൂടിയതാണ് അകർമ്മം എന്ന് ധരിക്കരുത് എന്നാണ്. ഇതെല്ലാം പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്. ഒരു കാര്യം പറയുന്നതിന് ഉപയോഗിക്കുന്ന മാധ്യമം ഭാഷയാണ്, ഭാഷയിലൂടെയാണ് ആശയത്തെ ഗ്രഹിക്കുന്നത്. ഭാഷയെ സംബന്ധിച്ച് ആശയത്തെ ഗ്രഹിപ്പിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അത് ആ ഭാഷയിൽ ആവർത്തനം കൊണ്ട് രൂപപ്പെട്ടു വന്നതാണ്. അനേക കാലങ്ങളിലായി ഒരു ഭാഷ ഉപയോഗിച്ച് വരുമ്പോൾ അതിൽ സ്വാഭാവികമായ ചില നിയമങ്ങൾ വരും. അതാണ് ഭാഷയുടെ നിയമങ്ങൾ. അപ്പോൾ ഒരു ഭാഷയിലൂടെ ഒരാശയത്തെ ശരിയായി ബോധിപ്പിക്കണമെങ്കിൽ ആ ഭാഷയുടെ നിയമങ്ങളെ പാലിക്കണം, അറിഞ്ഞോ അറിയാതെയോ പാലിക്കണം. സാധാരണ മനുഷ്യർ ആ നിയമങ്ങളെ അറിയാതെ പാലിക്കുന്നു, ചിന്തിക്കുന്നവരെന്ത് ചെയ്തു, അതിനെ അറിഞ്ഞുകൊണ്ട് തന്നെ പാലിക്കുന്നു. ഉദാഹരണം പറഞ്ഞു, ഇപ്പോൾ ഒരാളോട് വരിക എന്ന് പറയും. വരിക എന്നുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പോവുക എന്നുള്ള അർത്ഥം ധരിക്കുന്നില്ല. എന്തുകൊണ്ട് ധരിക്കുന്നില്ല? കാരണം വരിക എന്ന് പറയുന്ന ആ പ്രയോഗത്തിന് നിശ്ചിതമായ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം എവിടുന്ന് കിട്ടി? ആര് തീരുമാനിച്ചു? നിരന്തരമായ ഭാഷാ പരിശീലനം കൊണ്ട് ആ ഭാഷയ്ക്ക് അങ്ങനെ ഒരു അർത്ഥം വന്നു ചേർന്നതാണ്. അപ്പോൾ അതതിൻ്റെ ഒരു നിയമമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഭാഷയിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ, അതിൽ നാമങ്ങളുണ്ട്, ക്രിയകളുണ്ട്, അതിൽ കാരകങ്ങളുണ്ട്, ഭാഷയുടെ പല ഭാഗങ്ങളുണ്ട്. ഭാഷാശാസ്ത്രത്തിൻ്റെ വിഷയങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയ്ക്ക് നിശ്ചിതമായ ഒരു വ്യവസ്ഥയും നിയമങ്ങളും എല്ലാം ഉണ്ട്. സാധാരണ വ്യവഹാരത്തിൽ പോലും നമ്മൾ പരസ്പരമുള്ള ആശയവിനിമയത്തിന് ഈ ഭാഷയുടെ നിയമങ്ങളെ അറിയാതെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഭാഷയ്ക്ക് വിപരീതമായ ആശയം ഗ്രഹിച്ചു പോകും. വരിക എന്ന് പറയുന്നതിന് പോവുക എന്നുള്ള അർത്ഥം ധരിച്ചു കഴിഞ്ഞാൽ, ഇരിക്കുക എന്ന് പറയുന്നതിന് എഴുന്നേൽക്കുക എന്നുള്ള അർത്ഥം ധരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വിപരീത അർത്ഥഗ്രഹണമായി. അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മളറിയാതെ തന്നെ നമ്മൾ ആ ഭാഷയുടെ നിയമങ്ങളെ അംഗീകരിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ശാസ്ത്ര ചർച്ചയിലാകുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? മിഥ്യായ കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്, തത്വത്തെ ബോധിപ്പിക്കാനാണ്. അപ്പൊ തത്വത്തെ ഭാഷയിലൂടെ ബോധിപ്പിക്കുമ്പോൾ അവിടെ കർശനമായി ഭാഷാ നിയമങ്ങളെ അനുസരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഒരാശയത്തെ അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഇത് പറയുന്നത് മൂർഖന്മാരുടെ തന്നെ പറയുന്നു, വിവരദോഷികളോടല്ല പറയുന്നു, മറിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ തന്നെ. ഭാഷയെക്കുറിച്ചും ഭാഷ എങ്ങനെ ആശയത്തെ പ്രസരിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ശരിയായി ചിന്തിക്കുന്ന വിവേകികളുടെ അടുത്താണ് ഇത് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അവർ നിങ്ങളീ പറയുന്നതിലൂടെ ശരിയായ ആശയമാണ് ഒരാൾ ഗ്രഹിക്കുന്നത്, അതേ വിപരീതമായ അർത്ഥത്തെയാണോ ഗ്രഹിക്കുന്നതിന്, അതിന് നിങ്ങൾ ഉപയോഗിച്ച ഭാഷ എങ്ങനെ സഹായിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ചർച്ചയ്ക്ക് വരും. അതുകൊണ്ട് ഈ പറഞ്ഞ ഭാഷാപ്രയോഗത്തിൽ വരാമെന്നുള്ള ഒരു അപാകതയെ എടുത്തു കാണിച്ചിട്ട് ദൂരീകരിക്കുകയാണ്. എന്നുവെച്ചാൽ അത്ര കർമാധികരണം അകർമ്മ അസ്ഥി കുണ്ടേ ബദരാണി വരുന്നു. കുണ്ടേ ബദരം, കുണ്ടെന്ന് പറഞ്ഞ പാത്രം, ബദരം എന്ന് പറഞ്ഞാൽ ഒരു ഫലം, ഒരു കായ് ഒരു ഫലം, കാരയ്ക്ക എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ പാത്രത്തിൽ കാരയ്ക്ക ഇരിക്കുന്നു, ഇതൊരു ഭാഷാപ്രയോഗമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ എന്താണ് ഒരാൾ പറയുന്നത്? ഗൃഹേ ഉപവിശതി, വീട്ടിലിരിക്കുന്നു എന്ന് പറയുന്നു. മഞ്ചേ ഉപവിശതി, മഞ്ചത്തിലിരിക്കുന്നു എന്നെല്ലാം പറയുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്താണ്? ഒന്ന് ആധാരം, മറ്റൊന്ന് ആധേയം. ഗൃഹേ ഉപവിശതി എന്ന് പറയുമ്പോൾ ഗൃഹം, വീട്, അത് ആധാരമായി ഇവിടെ ഒരാളിരിക്കുന്നു. ആരാണ്? ഗൃഹേ രാമ ഉപവിശതി, രാമൻ അവിടെ ആധേയമായി ഇരിക്കുന്നയാള്. ഗൃഹേ, ഗൃഹത്തിൽ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അത് എവിടെയാണോ ഇരിക്കുന്നത് അത് അധികരണമായി, അധികരണത്തെ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ അറിയാതെ തന്നെ ഉപയോഗിക്കുന്നത് സപ്തമി വിഭക്തിയാണ്. ഭാഷയിൽ താണ് ഉപയോഗിക്കുന്നത്. അത് ഭാഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് സപ്തമി വിഭക്തി എന്ന് പറയുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ അറിയാതെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ എന്ന് പറയുമ്പോൾ അവിടെ സപ്തമിയിലാണ് അത് പ്രയോഗം. അതുപോലെ കുണ്ടേ ബദരം എന്ന് പറയുന്നിടത്ത് അധികരണത്തെ കാണിക്കുന്ന കുണ്ടേ എന്നുള്ള സപ്തമി വിഭക്തി ഉപയോഗിച്ചിരിക്കുന്നു. ബദരാണ് എന്ന് അവിടെ ആധേയമായിരിക്കുന്ന ആ ഫലങ്ങളെക്കുറിച്ചും പറയുന്നു. അപ്പോൾ ഇവിടെ ഈ സാധാരണഗതിയിൽ സപ്തമി വിഭക്തി ഉപയോഗിക്കുന്നത് ഒരു പൊതുനിയമമാണ്. അത് തന്നെ പലതരത്തിൽ വരും. ആ സപ്തമിക്ക് പല തരത്തിലുള്ള അർത്ഥങ്ങൾ വരും. ഇവിടെ ഇപ്പോൾ ഒരു മുഖ്യമായിട്ടുള്ള ഒരു അർത്ഥത്തെ എടുത്ത് പറയുകയാണ്. ഇവിടെ കുണ്ടേ ബദരം എന്ന് പറയുന്നിടത്ത് കുണ്ടം ആധാരമായി, പാത്രം ആധാരമായി, അത് സപ്തമിഭക്തിയിലൂടെ അതിനെ ബോധിപ്പിച്ചു. ബദരം അതിൽ ആധേയമായി, അതിൽ ഇരിക്കുന്ന ഒന്ന് എന്ന് വന്നു. അപ്പോൾ ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിനെയാണ് ആധാര ആധേയ സംബന്ധം എന്ന് പറയുന്നത്, ആധാര ആധേയ ഭാവം. അപ്പോൾ ഭാഷ ഇങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലൊരു ബന്ധം വരും ആ രണ്ട് വസ്തുക്കളും തമ്മിൽ. പറയുന്നു സ്ഥാന്യാം ഓദനം, സ്ഥാനി എന്ന് വെച്ച പാത്രം, അതിൽ ഓദനം ചോറിരിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ആസനെ തിഷ്ഠതി, ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു. ഇങ്ങനെയെല്ലാം പറയുന്ന സ്ഥലങ്ങളിലെല്ലാം എന്ത് വരുന്നു? ഒരു ആധാര ആധേയ ബന്ധം വരും, പരസ്പര ബന്ധം വരും. എന്തുകൊണ്ട്? കുണ്ട ശബ്ദം സപ്തമി വിഭക്തിയിലും ഉപയോഗിച്ചതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ കർമ്മണി അകർമ്മ എന്ന് പറയുന്നു. കർമ്മത്തിൽ അകർമ്മം എന്ന് പറയുമ്പോൾ കർമ്മണി എന്ന് പറയുന്നത് സപ്തമിഭക്തിയാണ്. കർമ്മശബ്ദം എന്ന് പറയുന്നത് നമസ്കലിംഗമാണ്. കർമ്മ, കർമ്മണി, കർമാണി എന്നാണ് അതിൻ്റെ വിഭക്തി രൂപങ്ങൾ. സപ്തമിയിൽ കർമ്മണി എന്ന് പറയും. കർമ്മത്തിൽ അകർമ്മം എന്ന് പറയുന്നു. അപ്പോൾ അകർമ്മത്തിന് ആധാരമായി അല്ലെങ്കിൽ അധികരണമായി, ആധാരോ അധികരണം എന്നാണ് വ്യാകരണ നിയമം. അപ്പോൾ ആ കർമ്മത്തിന് അധികരണമായി കർമ്മണി അകർമ്മ എന്ന് പറയുമ്പോൾ ആ അകർമ്മത്തിന് അധികരണമായി കർമ്മം അങ്ങനെ വരും. തിരിച്ചു പറയുമ്പോഴോ അകർമ്മണി കർമ്മ, അകർമ്മത്തിന് അധികരണമായി കർമ്മം. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ധരിക്കുന്നത്? പാത്രത്തിൽ ഫലമിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ കർമ്മത്തിൽ അകർമ്മം ഇരിക്കുന്നു എന്ന് ധരിക്കണം. കർമ്മം അവിടെ അധികരണമായി, അകർമ്മം ആധേയമായി. തിരിച്ചു പറയുമ്പോൾ അകർമ്മണി കർമ്മ എന്ന് പറയുമ്പോൾ അകർമ്മം അവിടെ അധികരണമായി, കർമ്മമായി ആധേയമായി. ഇത് ഭൗതികമായ രണ്ട് വസ്തുക്കൾ, പാത്രവും ഫലവും. പാത്രത്തിൽ ഫലത്തെ എടുത്തു വയ്ക്കാം, എടുത്തു വയ്ക്കാം എന്നുള്ളതുകൊണ്ട് പാത്രം അവിടെ അധികരണമാവും, ഫലം ആധേയമാവും. അവിടെ എങ്ങനെയാണോ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഇവിടെയും പ്രയോഗിച്ചിരിക്കുന്നു. ഇത് ആൾക്കാരുടെ മനസ്സിൽ ആശയക്കുഴപ്പം ഉണ്ടാകും. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക്, മൂഢന്മാർക്ക് പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അല്ലാത്തവരെ കുറിച്ച് പറയുകയാണ്, കുണ്ടേ ബദരം എന്ന് പറഞ്ഞതുപോലെ കർമ്മത്തിൽ അകർമ്മം, കർമ്മത്തിൽ അകർമ്മം. കർമ്മം അധികരണമായി, അകർമ്മം ആധേയമായി. തിരിച്ചു പറയുമ്പോൾ അകർമ്മണി കർമ്മ, അകർമ്മം അധികരണമായി, കർമ്മം ആധേയമായി. ഇത് സംഭവിക്കുമോ എന്നാണ്. കർമ്മം എന്ന് പറയുന്നത് മൂർത്തമായ ഒരു വസ്തുവല്ല, ഒരു ക്രിയയാണ്. അതിലെങ്ങനെയാണ് അകർമ്മം എന്ന് പറയുന്നത് അതുപോലെ അമൂർത്തമായ ഒരു വസ്തു ഇരിക്കുന്നത്, അതുപോലെ അകർമ്മം എന്ന് പറയുന്നത് മൂർത്തമായ ഒരു വസ്തുവല്ല, രൂപം ഉള്ള ഒരു വസ്തുവല്ല, ആകാരമുള്ള ഒരു വസ്തുവല്ല. ഇത് നമുക്കറിയാം. പാത്രം എന്ന് പറയുന്നത് മൂർത്തമാണെന്ന് വെച്ചാൽ അതിനൊരു രൂപമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, എന്താണ് അതിന് ഘനം ഉണ്ട്, നീളമുണ്ട്, വീതിയുണ്ട്. അതൊരു മൂർത്ത വസ്തുവാണ്. അതിൽ മറ്റൊരു മൂർത്ത വസ്തുവായ ഫലത്തിന് ഇരിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഫലം എന്ന് പറയുന്നത് അതുപോലെ ഒരു മൂർത്തമായ വസ്തുവാണ്. അതിന് ഘനമുണ്ട്, രൂപമുണ്ട്, ആകാരമുണ്ട്. അങ്ങനെ ഒരു വസ്തുവിന് അതിലെടുത്തു വയ്ക്കാൻ പറ്റും. അപ്പോൾ ഫലവും പാത്രവും തമ്മിൽ ആധാര ആധേയ ഭാവം വരാം. പക്ഷെ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ക്രിയയാണ്, മൂർത്തമായ ഒരു വസ്തു അല്ല എന്ന് വെച്ചാൽ അതിനെ നമുക്ക് തൊടാൻ പറ്റുന്നില്ല, സ്പർശിക്കാൻ പറ്റുന്നില്ല. അതിന് നീളമില്ല, വീതിയില്ല, ആകൃതിയില്ല, ഘനമില്ല. അതാണ് അമൂർത്തം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കർമ്മത്തിൽ അതുപോലെയുള്ള അകർമ്മത്തെ എങ്ങനെ എടുത്തു വയ്ക്കാൻ പറ്റും? അല്ലെങ്കിൽ അകർമ്മത്തിൽ എങ്ങനെ കർമ്മത്തെ വയ്ക്കാൻ പറ്റും? ഭാഷാപരമായി ഈ ശബ്ദം കേൾക്കുമ്പോൾ വ്യുത്പത്തിയുള്ള ഒരാൾ, ഭാഷാ നിയമങ്ങളെ അറിയാവുന്ന ഒരാളുടെ മനസ്സിൽ പ്രഥമമായി ആദ്യമായി പ്രതീതമാകുന്നത് ഈ വരുന്ന വൈരുദ്ധ്യമാണ്. ഇതെങ്ങനെ യോജിപ്പിക്കാൻ പറ്റും? അമൂർത്തമായ രണ്ട് വസ്തുക്കളിൽ എങ്ങനെ ആധാര ആധേയ ബന്ധം വരും? അത് എങ്ങനെ ഒന്നിനെ മറ്റൊന്നിന്റെ പുറത്തെടുത്ത് വയ്ക്കാൻ പറ്റും? അത് സാധ്യമല്ലല്ലോ. അതാണ് ഇവിടുത്തെ സംശയം. ആ സംശയം എന്ന് പറയുന്നത് ഈ ഭാഷയെ സംബന്ധിച്ച് വളരെ വ്യുത്പന്ന ചിത്തനായ, വളരെ സംസ്കൃത ചിത്തനായ, ഇതിന്റെ നിയമങ്ങളെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായി അപഗ്രഥിച്ച് മനസ്സിലാക്കുന്ന ഒരു ഊഹാപോഹ വിചക്ഷണന്റെ മനസ്സിൽ നിന്ന് വരുന്ന സംശയമാണ്. അതിന് സമാധാനം പറയുകയാണ്. സാധാരണ തരത്തിൽ ഇങ്ങനെയൊരു സംശയമില്ല, ഇതിനൊരു സമാധാനമില്ല, അതിനെ വിട്ടുകളയില്ല. എന്നുവെച്ചാൽ അത്ര കർമാധികരണം അകർമാസ്തി. കർമ്മത്തിന് കർമാധികരണമായി കർമ്മമാകുന്ന അധികരണത്തോടു കൂടിയതായി അകർമ്മം എങ്ങനെ സംഭവിക്കും? കുണ്ടേ ബദരാണി ഇവ, കുണ്ടത്തിൽ ബദരം ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ കർമ്മത്തിൽ അകർമ്മം ഇരിക്കുന്നു എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? മറിച്ച് നാപി അകർമാധികരണം കർമ്മ അസ്ഥി, അകർമ്മമാകുന്ന അധികരണത്തോടു കൂടിയതായി കർമ്മം ഒരിക്കലും വരത്തില്ല എന്നാണ്. അകർമ്മണി കർമ്മച്ച എന്ന് പറഞ്ഞതിനെ പറയുകയാണ്. അകർമ്മമാകുന്ന അധികരണത്തോടു കൂടിയതായി കർമ്മം ഒരിക്കലും വരത്തില്ല. അകർമാധികരണം എന്ന് പറഞ്ഞാൽ അകർമ്മം, അകർമ്മ അധികരണം യസ് ഏതൊന്നിനാണോ അകർമ്മം അധികരണമായിരിക്കുന്നത് തത്കർമ്മ. അങ്ങനെയാണ്. അങ്ങനെ അകർമ്മമാകുന്ന അധികരണത്തോടുകൂടി കർമ്മം എങ്ങനെ സംഭവിക്കും? കർമ്മത്തിനെങ്ങനെ അകർമ്മ അധികരണമാകും? ഇതിന് ആധാര ആധേയ സംബന്ധം അമൂർത്തമായ വസ്തുക്കൾ വരത്തില്ല. വരത്തില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചു? കർമ്മണി അകർമ്മ, അകർമ്മത്തിൽ കർമ്മ എന്നാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും മുഖ്യമായി ചിന്തിക്കുന്ന ഒന്ന് ഭാഷാപ്രയോഗത്തെക്കുറിച്ചാണ്. കാരണം ഭാഷാപ്രയോഗത്തിൽ യാതൊരു തരത്തിലുള്ള പിശകും വരാൻ പാടില്ല. തത്വചിന്തയിലും അത് മുഖ്യമാണ്. അത് രണ്ട് കാര്യങ്ങളാണ് തത്വചിന്തയിൽ ഏറ്റവും മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന് ഭാഷാപ്രയോഗം, രണ്ടാമത് യുക്തി. അതാണ് രണ്ടാമത് യുക്തി. പറയുന്ന കാര്യങ്ങൾ യുക്തിയുക്തമാണോ എന്ന് ചിന്തിക്കും. യുക്തിയുക്തമായി കാര്യങ്ങൾ പറയുന്നതിന് ഉപയോഗിക്കുന്ന ഭാഷ അത് കുറ്റമറ്റതായിരിക്കണം. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ ഭാഷയിൽ വരുന്ന നിയമങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് ഭാഷാപ്രയോഗത്തിൽ ഉള്ള കൃത്യതയും യുക്തിയുക്തമായ പ്രതിപാദന ശൈലിയും, ഇത് രണ്ടും തത്വചിന്തയിൽ തത്വചർച്ചയിൽ വളരെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് പഴയകാലത്ത് പറഞ്ഞിരിക്കുന്നത്, പാണിനീയം കാണാതം ച സർവശാസ്ത്രോപകാരകം. ഏത് ശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞാലും അവിടെ പാണിനിയുടെ നിയമങ്ങളെയും കണാദന്റെ യുക്തികളെയും അല്ലെങ്കിൽ ഗൗതമന്റെ യുക്തികളെയും അനുസരിച്ചേ മതിയാകും. അത് വേദാന്തമായിക്കൊള്ളട്ടെ, ആയുർവേദമായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും ശാസ്ത്രമായിക്കൊള്ളട്ടെ, ജ്യോതിഷമായിക്കൊള്ളട്ടെ, ഏതായാലും ശരി, ഇത് രണ്ടിനും പരിചയമില്ലാത്തവനും മറ്റൊരു ശാസ്ത്രത്തിനും പ്രവേശിക്കാൻ അന്ന് അധികാരം തന്നെ നിഷേധിച്ചിരുന്നു. അധികാര ചിന്ത ചെയ്യുമ്പോൾ, ഒരു ശാസ്ത്രത്തെക്കുറിച്ച് ചിന്ത ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന അവന് ഈ രണ്ട് കാര്യങ്ങളിലും പരിചയമുണ്ടോ എന്നുള്ളതാണ്. പാണിനീയവും കാണാതവും, പാണിനിയുടെ ശാസ്ത്രവും ഗൗതമന്റെ ശാസ്ത്രവും അല്ലെങ്കിൽ കണാദന്റെ ശാസ്ത്രവും, അതിൽ പരിചയമുള്ളവനെ ബാക്കി ഏത് ശാസ്ത്രത്തിനും, എന്തിന് ശില്പശാസ്ത്രമായാൽ പോലും അതിലേക്ക് കടന്നു പോകാനുള്ള അധികാരം പണ്ട് കൊടുത്തിരുന്നിട്ടുണ്ട്. അതിനാണ് അധികാരി എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം പല സന്ദർഭങ്ങളിലും പല സൂക്ഷ്മമായി കാര്യങ്ങളെ വിവച്ഛേദിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിലും എല്ലാം ഈ ശാസ്ത്രകാരന്മാരുടെ പിന്തുണ അവിടെ കൂടിയേ തീരും. അങ്ങനെയുള്ളൊരു ശാസ്ത്ര ചർച്ച സാധാരണഗതിയിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്തിനവിടെ കൊണ്ടുപോകും എന്നുള്ളതാണ്. കാരണം ശങ്കരാചാര്യർ ഇത് പറഞ്ഞപ്പോൾ ഒരിക്കലും നമ്മളെപ്പോലെയുള്ള ശ്രോതാക്കളെയല്ല പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് തൽക്കാലം ആചാര്യസ്വാമികളോട് നമ്മൾ ക്ഷമിക്കുക. കർമ്മ അഭാവത്വാദ് അകർമ്മണ പറയുന്നു. അകർമ്മം എന്ന് പറയുന്നത് എന്താണ്? കർമാഭാവമാണോ? കർമാഭാവം എന്ന് പറയുന്നത് അതും അമൂർത്തമായൊരു വസ്തുവാണ്. അമൂർത്തമായ വസ്തുവായ കർമാഭാവം എങ്ങനെ കർമ്മത്തിൽ കയറിയിരിക്കും? കർമ്മം എങ്ങനെ അതിനധികരണമാകും? നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? ഈ ഭാഷാപ്രയോഗം എങ്ങനെ വന്നു? ഭഗവാൻ എന്തുകൊണ്ടിത് ഇങ്ങനെ പ്രയോഗിച്ചു എന്നാണ്. അതോ വിപരീത ഗൃഹീതൈവ കർമാകർമ്മണി ലൗകികൈഹി. അതുകൊണ്ടെന്താണ് ഇവിടെ കർമാധികരണമാകുന്ന അകർമ്മത്തിന് കർമ്മം അധികരണമാകുന്നു, കർമ്മത്തിന് അകർമ്മം അധികരണമാകുന്നു എന്നെല്ലാം പറയുന്നത് മൂർത്തമായ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് അധികരണമാകുന്നത് പോലെയൊന്നുമല്ല. ഭാഷ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഭാഷയെ സംബന്ധിച്ചിടത്തോളം മൂർത്തമായ വസ്തുക്കളെ സംബന്ധിച്ച് വരുന്ന ആധാര ആധേയ സംബന്ധം അത് വേറെയാണ്. ആശയങ്ങളിലും വരാം ആശയപരമായി. അതുകൊണ്ട് ആധാര ആധേയ സംബന്ധങ്ങൾ തന്നെ ഭാഷയിൽ പലതരത്തിലുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഇവിടെ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഈ അധികരണം എത്ര വിധത്തിലുണ്ട്, അതെങ്ങനെയെല്ലാം വരാം, അത് ജ്ഞാനത്തിന് അധികരണമുണ്ട്, ഇച്ഛയ്ക്ക് അധികരണമുണ്ട്, ഈ തരത്തിൽ ഉള്ള ഒരു ആ ഭാഷയുടെ കൂടുതൽ ചർച്ചയിലേക്കൂടെ ഭാഷകാരം കടക്കുന്നില്ല. അതിനതിൻ്റെ ചില വ്യാഖ്യാതാക്കൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ അത് അത്രയും പറയുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങളീ പറയുന്നത് പോലെയല്ല, മൂർത്തമായ രണ്ട് വസ്തുക്കൾ വരുന്നത് പോലെ ആധാര അധികരണ ഭാവത്തെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. അതായത് നമ്മളതിൽ നിന്ന് ഇത്രയും ധരിച്ചാൽ മതി, കർമ്മത്തിൽ അകർമ്മമെന്നും അകർമ്മത്തിൽ കർമ്മമെന്നും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രതീതമാകുന്ന അർത്ഥമല്ല ഇതിനുള്ളത്. സാധാരണ ഭാഷയിലെ നിയമങ്ങളെ അറിയാതെയാണെങ്കിലും നമ്മൾ ആ ഭാഷയുടെ നിയമങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഇത്തരം വാക്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരർത്ഥബോധം ഉണ്ടാകും. എന്താണ് കർമ്മത്തിൽ അകർമ്മം എന്ന് പറയുമ്പോൾ കർമ്മത്തിൽ അകർമ്മം, കർമ്മത്തിലിരിക്കുന്ന അകർമ്മം, അകർമ്മത്തിൽ കർമ്മം എന്ന് പറയുമ്പോൾ അകർമ്മത്തിലുള്ളതായ കർമ്മം, ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പ്രതീതമാകുന്ന ഈ അർത്ഥം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. ആ അർത്ഥത്തെ പ്രഥമമായി പ്രതീതമാകുന്ന അർത്ഥത്തെ നിഷേധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതഹ വിപരീത ഗൃഹീതയുക കർമാകർമ്മണി ലൗകികൈഹി. സാധാരണ മനുഷ്യർ കർമാകർമ്മങ്ങളെ തലതിരിച്ച് ധരിച്ചിരിക്കുന്നു. വിപരീയം, ഭ്രാന്തി, ഇക്കാര്യത്തിൽ സാധാരണ മനുഷ്യർക്ക് ഭ്രാന്തിയാണ്. കർമ്മത്തെ അകർമ്മത്തെ സംബന്ധിച്ച് ഭ്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യഥാ മൃഗതൃഷ്ണികായാം ഉദകം ശക്തികായാം വാരുന്നത്. ആ ഭ്രാന്തിക്ക് ഒരു ഉദാഹരണം കൊടുക്കുകയാണ്. ഭ്രമം എന്ന് പറയുമ്പോൾ പ്രസിദ്ധമായ ഒരു ഉദാഹരണം കൊടുക്കുകയാണ്. എങ്ങനെ മൃഗതൃഷ്ണികയിൽ ജലത്തെ ഭ്രമിച്ചിരിക്കുന്നത് പോലെ, ശക്തികയിൽ രജതത്തെ ഭ്രമിച്ചിരിക്കുന്നത് പോലെ, പ്രസിദ്ധമായ ഉദാഹരണങ്ങളാണ് നമുക്കറിയാം. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേവലം ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രമാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഇതുപോലെ എന്നാണ്. ഇതുപോലെ എന്നാണ് ഉദാഹരണം എന്ന് പറയുന്നത്, എന്താണ് ഇതുപോലെ എന്നാണ്, അല്ല ഇത് ആണ് എന്നല്ല. പ്രത്യേകം മനസ്സിലാക്കണം. ഇതുപോലെ എന്ന് പറയുന്നതും ഇത് ആണ് എന്ന് പറയുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. യഥ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? പോലെ എന്നാണ്. മൃഗതൃഷ്ണികായാം ഉദകം, മൃഗതൃഷ്ണികയിലെ ഉദകം പോലെയാണ് എന്ന് പറഞ്ഞാൽ ഇത് മൃഗതൃഷ്ണികയുടെ ഉദകം ആണെന്നല്ല അർത്ഥം. ശക്തികായാം രജതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ശക്തികയിലെ രജതം പോലെയാണെന്നാണ്, അല്ലാതെ ഇത് ശക്തികയിലെ രജതം എന്നല്ല. ഇത് രണ്ടും ഒന്നാണെന്ന് ധരിക്കുമ്പോൾ എന്താണ് നമുക്ക് ഈ ആചാര്യസ്വാമികൾ പറയുന്ന ഭ്രമത്തെക്കുറിച്ച് നമ്മൾ ഭ്രമിച്ചിരിക്കുകയാണെന്ന് പറയും. ആചാര്യസ്വാമികൾ പറഞ്ഞത് ഭ്രമത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മളെ ഭ്രമത്തെ നീക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഭ്രമത്തെക്കുറിച്ച് നമ്മൾ ധരിച്ചിട്ട് നമ്മൾ ഭ്രമത്തിൽ ഭ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ശങ്കരാചാര്യർ പറയുന്ന ഈ മിഥ്യാദർശനത്തെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. എന്തുകൊണ്ട്? ശങ്കരാചാര്യർ പറയുന്ന മിഥ്യാദർശനത്തിൽ നമ്മൾ ഭ്രമിച്ചിരിക്കുകയാണ്. അത് നമ്മളെ ഭ്രമിച്ച്, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നിൽക്കുന്ന ഭ്രമമാണ്, തത്വബോധമല്ല. അതുകൊണ്ട് മിഥ്യയെക്കുറിച്ച് പറഞ്ഞാലും നമ്മൾ ഭ്രമിക്കും, അല്ലാതെ തത്വബോധം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആ യഥ എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. എന്താണ്? ശക്തികയിൽ രജതത്തെ കാണുന്നത് പോലെ, അല്ലാതെ ഈ പറയുന്ന കാര്യം ശക്തിയിലെ രജതമല്ല. മരുമരീചികയിലെ ജല പോലെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത്, ഈ പറയുന്നത് മരുമരീചികയിലെ ജലത്തെക്കുറിച്ചല്ല. അത് കേവലം ഒരു ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തത്തിന് വളരെ തുച്ഛമായ ഒരു സ്ഥാനമേ ഉള്ളൂ. അതും ശാസ്ത്ര ചർച്ചയിൽ പറയും. ഒരാൾ കാര്യത്തെ മനസ്സിലാക്കേണ്ടത് ദൃഷ്ടാന്തം കൂടാതെയാണ് മനസ്സിലാക്കേണ്ടത്. ദൃഷ്ടാന്തത്തിലൂടെ ഒരു സിദ്ധാന്തത്തെ മനസ്സിലാക്കുമ്പോൾ ആ സിദ്ധാന്തത്തിന് ഒരുപാട് പരിമിതിപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റും. ഒരു തത്വത്തെ തത്വമായി ഗ്രഹിക്കുന്നിടത്ത് അയാൾക്ക് ദൃഷ്ടാന്തത്തിന്റെ അപേക്ഷ പാടില്ല. ദൃഷ്ടാന്തത്തിന്റെ സഹായത്തോടു കൂടി അല്ല ഗ്രഹിക്കേണ്ടത്. പക്ഷെ ഒരാളോട് ഒരു തത്വം പറയുമ്പോൾ അയാളത് ഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗികമായ ഒരു ഗ്രഹണത്തിന് വേണ്ടി, ഏകദേശമായ ഒരു ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അയാൾക്ക് ദൃഷ്ടാന്തം പറഞ്ഞു കൊടുക്കുന്നത്. ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ എല്ലാം കേവലം മന്ദബുദ്ധികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നതാണ് ശാസ്ത്രത്തിൽ, അല്ലാതെ ഊഹാപോഹ വിചക്ഷണന്മാർക്ക് വേണ്ടി പറയുന്നതല്ല. ഇന്ന് അതുതന്നെയാണ് ശാസ്ത്രത്തിന്റെ മുഖ്യമായ സിദ്ധാന്തം. എന്തുകൊണ്ട്? ഒരു ദൃഷ്ടാന്തത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഉപമയിലൂടെ ഒരു സിദ്ധാന്തത്തിന്റെ ഒരു ഏകദേശ അംശത്തെ മാത്രമേ വെളിപ്പെടുത്താൻ പറ്റൂ എന്ന് മാത്രമല്ല, ആ ഉദാഹരണത്തിൽ അല്ലെങ്കിൽ ആ ഉപമയിൽ ആ പറയുന്ന സിദ്ധാന്തത്തിന് വിരുദ്ധമായ അംശങ്ങളും കാണാം. അതുകൊണ്ട് ഒരു സിദ്ധാന്തത്തെയും ഉപമയിലൂടെ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കാതെ യഥാർത്ഥമായി ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അയാൾ ഒരിക്കലും ഉപമയെ അല്ലെങ്കിൽ ദൃഷ്ടാന്തത്തിലൂടെ ഒരു സിദ്ധാന്തത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം അയാൾക്ക് ഭാഗികമായ തത്വബോധം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ശങ്കരാചാര്യരുടെ രജസർപ്പമെന്നോ ശുദ്ധികാരചേതമെന്നോ ഒക്കെ പറയുന്നിടത്തെല്ലാം ഈ തത്വത്തെ മനസ്സിലായിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നു? ആദ്യം തത്വത്തെ പറയുന്നു, പറയുമ്പോൾ ശ്രോതാവിന് അത് മനസ്സിലാകുന്നില്ല എന്ന് തോന്നുന്നു. തോന്നാന്ന് വരുമ്പം ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും ഒരു അംശം മനസ്സിലാകട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് അവസാനം പറയും യഥ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ആ തത്വം പറഞ്ഞതിന് ശേഷം പറയുന്നു യഥ മൃഗതൃഷ്ണികായാം ഉദകം ശക്തികായാം വാരജതം. സ്വാഭാവികമായിട്ടും ഈ കേൾക്കുന്ന മന്ദബുദ്ധി ആദ്യം പറഞ്ഞ തത്വത്തെ വിസ്മരിക്കും, ഈ രണ്ടാമത് പറഞ്ഞ ദൃഷ്ടാന്തത്തെ മനസ്സിൽ വയ്ക്കും, ഈ ദൃഷ്ടാന്തമാണ് തത്വമാണെന്ന് ഗ്രഹിക്കുകയും ചെയ്യും. അത് ഗ്രഹിക്കരുതെന്ന് ആചാര്യന്മാർ ആദ്യമേ പറയുന്നു. അങ്ങനെ ഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ ശങ്കരാചാര്യർ പറയുന്നത് മിഥ്യാതത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്, ബുദ്ധിമാന്മാരാണെന്ന് അഭിമാനിക്കുന്ന ശുംഭന്മാർക്കും അത് മനസ്സിലാകാറില്ല. അതുകൊണ്ട് ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നത് യഥ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ല സിദ്ധാന്തം, അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആദ്യം പറഞ്ഞ തത്വത്തെയാണ്. സാമാന്യ ജനങ്ങളെല്ലാം ഇതിൽ വിപരീതമായി ഗ്രഹിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് ലൗകികന്മാരായ ജീവന്മാര് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? സർവരും വിപരീത ഗ്രഹണത്തിലാണ്. അതിൽ നിന്നും നമ്മളാരും അതിൽ നിന്നും മുക്തരല്ല. എല്ലാവരും ഈ വിപരീത ഗ്രഹണത്തിലാണ്. കർമ്മത്തെയും അകർമ്മത്തെയും സർവ മനുഷ്യരും വിപരീതമായി ഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തം പറയാം. ആ ദൃഷ്ടാന്തത്തിൽ നിന്ന് നിങ്ങൾ ഇതിന്റെ ഒരു ഏകദേശ അംശത്തെ ഗ്രഹിക്കും. അത് ഏകദേശ അംശത്തെ ഏ ഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ഗ്രഹിക്കുക. അങ്ങനെ ഗ്രഹിച്ചാൽ ക്രമേണ ആ പറയുന്ന തത്വം, കർമ്മകർമ്മങ്ങളുടെ രഹസ്യം, തത്വം, വിപരീത ഗ്രഹണം എന്താണെന്ന് മനസ്സിലാകും. അത് ത്രിവണ്ണമൂല ഭാഗങ്ങൾ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യം. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ.